ഇതിനെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 34 ശ്ലോകം. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനവിയോധവീരാൻ മയാ ഹതാംസ്ത്വം ജഹിമാം വ്യതിഷ്ഠ യുദ്ധസ്യ ജേതാസി രണേ സപത്നാൻ. 32, 33, 34 ഈ ശ്ലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. 33 പറഞ്ഞു നിമിത്തമാത്രം ഭവ. മുമ്പ് വിശദീകരിച്ച കർമ്മയോഗം അതിൻ്റെ എല്ലാം സാരമാണെന്ന് ഈ പറയുന്നത്. നിമിത്തമാത്രം ഭവ 32 പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഭഗവാൻ കാലസ്വരൂപിയായി നിന്നുകൊണ്ടാണ് പറയുന്നത്. ഭഗവാൻ സ്വയം കാലമായി നിൽക്കുന്നു, അതാണ് കാലൻ എന്നും പറയുന്നത്. അപ്പോൾ കാലന്റെ ദൗത്യം അതാണ് അടുത്ത് പറയുന്നത്. ദ്രോണം ച യേഷു യേഷു യോധേഷു അർജുനസി ആശങ്ക താൻ താൻ വ്യപദിശതി. ഭഗവാൻ പറഞ്ഞല്ലോ 1-ാം അധ്യായത്തിൽ അനുഗ്രഹം തുടങ്ങുന്നതിന് മുമ്പ് അർജുനൻ പേരെടുത്ത് പറഞ്ഞവൻ, അർജുനൻ ആശങ്ക ഉണ്ടായിരുന്നവൻ. യോധേഷു അർജുനസി ആശങ്ക, ഏത് യോദ്ധാക്കളിലാണോ അർജുനന് ആശങ്ക ഉണ്ടായിരുന്നത് താൻ താൻ അവരവരുടെ എല്ലാം വ്യപദിശതി. ഭഗവാൻ പേരെടുത്ത് പറയുന്നു. എങ്ങനെ? മയാ ഹതാൻ, അവരെയെല്ലാം കാലസ്വരൂപിയായ ഞാൻ ഹനിച്ചു കഴിഞ്ഞു. തത്ര ദ്രോണ ഭീഷ്മയോഹു താവത് പ്രസിദ്ധം ആശങ്കാകാരണം. അതിവിടെ പ്രത്യേകിച്ച് എന്തിനടുത്ത് പറയുന്നു? ദ്രോണരെയും ഭീഷ്മരെയും മറ്റും പറയുന്നു, അവരെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. ദ്രോണ ഭീഷ്മയോഹോ, രണ്ടുപേരും അജയന്മാരാണ്. യുദ്ധത്തിൽ, നേരിട്ടുള്ള യുദ്ധത്തിൽ ആർക്കും അവരെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. ദ്രോണോ ധനുർവേദാചാര്യോ ദിവ്യാസ്ത്രസമ്പന്നഃ. ദ്രോണൻ ധനുർവേദത്തിന്റെ ആചാര്യനാണ്, ദിവ്യാസ്ത്രങ്ങളോടുകൂടിയ ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ദ്രോണരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ വധിക്കുക അർജുനനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അസാധ്യമാണ്. അതുകൊണ്ട് ആ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞു. മാത്രമല്ല, എന്താണ് ആത്മനസ്ഥ വിശേഷതോ ഗുരു ഗരിഷ്ഠ. വിശേഷിച്ചും ആത്മന ഗുരു തന്റെ ഗുരുവാണ്. ഗരിഷ്ഠ പൂജനീയനാണ്, ശ്രേഷ്ഠനാണ്. അങ്ങനെ ഒരു ആളിനോട് നേരിട്ട് യുദ്ധം ചെയ്യുക, അതും കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ കൊല്ലുക, അർജുനൻ പോലുള്ള ഒരു ശിഷ്യന് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞു, നീ കൊല്ലേണ്ട കാര്യമില്ല. മയാഹത, ഞാൻ അവരെല്ലാം കൊന്നുകഴിഞ്ഞു. കാലം അവരെല്ലാം കൊന്നുകഴിഞ്ഞു, അവരുടെ കാലം എത്തിക്കഴിഞ്ഞു എന്നർത്ഥം. ഭീഷ്മസ്ഥ, ഭീഷ്മരാണെങ്കിലോ സ്വച്ഛന്ദ മൃത്യു, സ്വച്ഛന്ദ മൃത്യുവാണ്, തന്റെ മരണം താൻ തന്നെ തീരുമാനിക്കണം. മറ്റൊരാൾക്കും അത് തീരുമാനിക്കാൻ കഴിയത്തില്ല. ദിവ്യാസ്ത്ര സമ്പന്ന, ദിവ്യാസ്ത്രങ്ങളോടുകൂടിയ ആളുമാണ്, പരാജയപ്പെടുത്താൻ സാധ്യമല്ല. പരശുരാമേന ദ്വന്ദ്വയുദ്ധം അഗമത് നജ പരാജിത. നേരത്തെ പറഞ്ഞല്ലോ ശസ്ത്രഭൃതാംബര. അങ്ങനെയുള്ള പരശുരാമനോട് ദ്വന്ദ്വയുദ്ധം ചെയ്യുകയും എന്നിട്ടുകൂടി പരാജയപ്പെടാത്ത ആളാണ്. തഥാ ജയദ്രഥൻ, മഹാരഥനായ ജയദ്രഥനും അതുപോലെയാണ്. യസ്യ പിതാ തപശ്ചരതി. ജയദ്രഥനെ ആർക്കും കൊല്ലാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ്? ജയദ്രഥന്റെ പിതാവ് ഒരു തപസ്സനുഷ്ഠിച്ചു. എന്തായിരുന്നു തപസ്സിന്റെ ഉദ്ദേശം? മമ പുത്രസ്യ ശിരോ ഭൂമോ നിപാതയിഷ്യത്തി യഹ തസ്യാവിശിര പതിഷ്യതി. യഹ മമ പുത്രസ്യ ശിരോ ഭൂമോ നിപാതയിഷ്യതി. ആരാണോ എന്റെ പുത്രന്റെ ശിരസ് ഭൂമിയിൽ പതിപ്പിക്കുന്നത്, തലയിറക്കുന്നത്, കൊല്ലുന്നത്, തസ്യാവിശിര പതിഷ്യതി, അവന്റെ ശിരസും ഭൂമിയിൽ വീഴും. അപ്പൊ ആർക്കും ജയദ്രഥനെയും കൊല്ലാൻ സാധ്യമല്ല. കർണോപി വാസ്തവദത്തയാ ശക്തിയാതു അമോഘയാ സമ്പന്ന. ഇന്ദ്രൻ തന്റെ കവചകുണ്ഡലങ്ങൾ ദാനം ചെയ്തതിന് പകരമായി കൊടുത്ത വാസ്തവദത്തയാ ശക്തി, അമോഘയായ ശക്തി, ഒരിക്കലും നിഷ്ഫലമാകാത്ത ശക്തിയാണ്. അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നിഷ്ഫലമാകത്തില്ല. എന്ന് വെച്ചാൽ ആരെ ഉദ്ദേശിച്ച് പ്രയോഗിക്കുന്നു അയാളെ അത് ഹനിച്ചു തന്നെ തീരും. അങ്ങനെ ഒരു വരത്തോടുകൂടി ഇന്ദ്രൻ കൊടുത്ത ദിവ്യമായ വേൽ, അതുള്ള ആളാണ് കർണൻ. സൂര്യപുത്ര, സൂര്യപുത്രനാണ് അയം കാനീനോ, കന്യാപുത്രനാണ് കുന്തിയുടെ കാനീൻ, കന്യാപുത്രൻ യഥ അതഹ തന്നാമനായവൻ നിർദ്ദേശിച്ചു. അതുകൊണ്ട് പേര് പറഞ്ഞു അവരെയും നിർദ്ദേശിച്ചു. അപ്പോൾ ഇത്രയും പേരുടെ കാര്യത്തിൽ അർജുനന് ആശങ്കയുണ്ട്. കാരണം ഇവരാരും യുദ്ധത്തിൽ മരിക്കുന്നവരല്ല, ആർക്കും ഇവരെ കൊല്ലാനും സാധ്യമല്ല, ഇവരെ കൊല്ലാതെ യുദ്ധം ജയിക്കാനും സാധ്യമല്ല. അപ്പോൾ അവരോട് നേരിട്ട് യുദ്ധം ചെയ്യുക, അവരെ ജയിക്കുക, എലിവ ജയേമ, നമ്മൾ ജയിക്കുമോ, ജയേയുഹു, അവർ നമ്മളെ ജയിക്കുമോ, ഈ കാര്യത്തിൽ സംശയമുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അതിന് പറയുന്നു മയാഹത. അതിനെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല, ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. മയാഹതാൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നുകഴിഞ്ഞു. കൊന്നുകഴിഞ്ഞാൽ എങ്ങനെ ബോധ്യപ്പെടുത്തി? കാലസ്വരൂപിയായ ഭഗവാൻ ഇനി യുദ്ധം തുടങ്ങി. യുദ്ധം നടന്നു കഴിയുമ്പോൾ അവിടെ ആ യുദ്ധഭൂമിയിൽ സംഭവിക്കുന്ന കാര്യം മുൻകൂട്ടി തന്നെ അർജുനന് കാണിച്ചു കൊടുക്കും. കാരണം ഭാവിയെക്കുറിച്ചുള്ള അറിവ് ഭഗവാൻ മാത്രമേ ഉള്ളൂ, മനുഷ്യർക്ക് ഭാവിയെക്കുറിച്ച് അറിയാൻ സാധ്യമല്ല. ഭൂതഭാവികളെല്ലാം ഈശ്വര നിശ്ചയമനുസരിച്ച് രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഭാവിയെ, മനുഷ്യന്റെ ബുദ്ധിക്ക് ദുരൂഹമായിരിക്കുന്ന ആ ഭാവിയെ കാലരൂപിയായി വന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചു കൊടുത്തു. ഇവരെല്ലാം മരിക്കുന്നതായിട്ട് പറഞ്ഞവരെല്ലാം ആ ഭീഷണമായ വക്രത്തിൽ ചതഞ്ഞരിഞ്ഞ് ചവച്ചരച്ച് അവരെല്ലാം കൊല്ലുന്നതായിട്ടാണ്, തിന്നുന്നതായിട്ട്, ഭക്ഷിക്കുന്നതായിട്ടാണ്. അപ്പോൾ അത് അവരുടെ നാശത്തെ അർജുനൻ നേരിട്ട് കാണുകയാണ്. അതുകൊണ്ട് പറഞ്ഞു ഇവരെല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ടെന്താണ്? നിമിത്തം മാത്രേണ ത്വം ജഹി, നീ കേവലം ഒരു നിമിത്തം മാത്രമായി, ഈ കാലത്തിൻ്റെ ഒരു ഉപകരണമായി നിന്നുകൊണ്ട് നീ കൊല്ലൂ. ഇതുവരെ അർജുനനോട് യുദ്ധം ചെയ്യാനേ പറഞ്ഞു. പക്ഷേ ഇവിടെ തൻ്റെ മായാമയമായ രൂപം വെളിപ്പെടുത്തി, എന്താണ് ഈ നടക്കുന്ന യുദ്ധം? ഇത് കാലത്തിൻ്റെ അലംഘനീയമായ നിയമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സർവരും ഈശ്വര ഇച്ഛയ്ക്ക് അധീനരായി അവരവരുടെ കർമ്മം നിർവഹിക്കുക മാത്രമേ വേണ്ടതുള്ളൂ എന്നിങ്ങനെയുള്ള ഒരു തത്വത്തെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഇവിടെ തുറന്ന് പറയുകയാണ് ത്വം ജഹി എന്ന് വെച്ചാൽ കൊല്ലു. കൊന്നോളൂ എന്നാണ്. നേരത്തെ പറഞ്ഞു ജഹി ശത്രു മഹാബാഹു കാമരൂപം ദുരാസതം. ജഹി എന്ന് വേറെ ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താണ് പറഞ്ഞത്? നീ കാമക്രോധാദികളായ ദുർവികാരങ്ങളെ, നിന്റെ ശത്രുക്കളാണ്, അവരെ കൊല്ലാൻ പറഞ്ഞു. ഇവിടെ എന്താണ് പറയുന്നത്? പേരെടുത്ത് പറഞ്ഞിട്ട് പറയണ, ഭീഷ്മൻ, ദ്രോണൻ, കർണൻ, ജയദ്രഥൻ തുടങ്ങിയ നിന്റെ ശത്രുക്കളാണ്. നേരത്തെ പറഞ്ഞു സപത്നാൻ, അവർ നിന്റെ ശത്രുക്കളാണ്. അവസാനം പറയും നിർവൈര, കൊല്ലുന്നത് നിർവൈരനായിട്ടായിരിക്കണം, ശത്രുവില്ലാതെ, ശത്രുഭാവന കൂടാതെയാണ്. അത് വേറെ കാര്യം. യുദ്ധത്തിൽ നേരിട്ട് എതിരിടുന്നത് കൊണ്ട് ശത്രുക്കളാണ്. പക്ഷേ ഇവിടെ യുദ്ധവും യോഗമാണ്, അതുകൊണ്ട് വൈരഭാവന കൂടാതെ നിർവൈരനായി നിന്റെ കർമ്മം ചെയ്യുന്നു. ശത്രു എന്നുള്ള ഭാവം കൊണ്ട് മനസ്സിൽ ദേഷ്യത്തെ ഉണ്ടാക്കാതെ സമചിത്തതയോടുകൂടി യോഗാത്മകമായി യുദ്ധം എന്ന് പറയുന്ന കർമ്മത്തെയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ കൊല്ലുക എന്ന് പറയുന്നത് കണ്ടാരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് സഹിക്കാൻ വയ്യാതെ ഇതിനൊക്കെ പലരും പലതരത്തിലും വ്യാഖ്യാനിച്ചിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ആചാര്യന്മാരല്ല, ഈ ഭാഷ അറിയാമെന്നുള്ളവരുമല്ല, അങ്ങനെയല്ലാത്ത ഒരു ജഹി എന്ന് വെച്ചാൽ കൊല്ലുക. അപ്പോൾ അത് കൊല്ലുക എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വേറെ പല അർത്ഥങ്ങളാണ്. നിങ്ങൾക്ക് വായിക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, നിങ്ങൾക്കാർക്കും ഉണ്ടാകത്തില്ല. എന്നാലും പറയുകയാണ്, കാരണം ജഹി എന്ന് പറയുന്നതിന് ഹനുധാതു ഹിംസാർത്ഥത്തിലുള്ള അതിന്റെ ഡോട്ട് മധ്യപുരുഷേകവചനമാണ് ജഹി കൊല്ലു. അതിന് വേറെ ഒരു അർത്ഥവും പറയാൻ ഒക്കത്തില്ല, ശബ്ദാർത്ഥം അങ്ങനെയാണ്. എന്നാലും ചിലർ വളരെ ആയാസപ്പെട്ട് വേർത്ത് വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം ഇതിന് വരുന്ന ഏറ്റവും വലിയൊരു ദോഷാരോപണം എന്താണ്? ഭഗവാൻ കൊല്ലാൻ പ്രേരിപ്പിച്ചു, കൊല്ലിച്ചു അർജുനെ കൊണ്ട്, ഹിംസയ്ക്ക് പ്രേരിപ്പിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഗീത അപ്രസക്തമായി പോകും, കാരണം എല്ലാവരും സമാധാനം കാംക്ഷിക്കുന്നവരാണ്. ഇവിടെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നു. ഇത് മറ്റുള്ളവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വില പോകും. അതുകൊണ്ട് ജഹി എന്നുള്ളതിനെ ഒന്ന് വ്യാഖ്യാനിച്ച് മാറ്റിയെടുക്കാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഇവർക്ക് ധൈര്യം കൊടുക്കുന്ന എന്താണ്? ഈ ഭാഷയെക്കുറിച്ചൊരു പരിചയമില്ല, സംസ്കൃത ഭാഷയെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് നല്ല ധൈര്യമുണ്ട്. യുദ്ധസ്വ എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യുക. അവിടെ അടുത്ത് പറയുന്നതാണ്, അപ്പോൾ അത് വ്യാഖ്യാനിക്കും. യുദ്ധം ചെയ്യരുത്, ജഹി എന്ന് പറഞ്ഞാൽ കൊല്ലരുത്, അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു കാര്യം വ്യാഖ്യാനിക്കുമ്പോൾ ആ ബാക്കിയുള്ളവർ വ്യാഖ്യാനിച്ചത് പോട്ടെ, ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയാണ് ഇത് വ്യാഖ്യാനിക്കാൻ പോകുന്നതെന്നിപ്പോൾ ഉറപ്പുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് വ്യാഖ്യാനിക്കേണ്ട ഒരു പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് ഭാഷയിലുള്ള ഒരു ഗ്രന്ഥമാണ് വ്യാഖ്യാനിക്കുന്നത് ആ ഭാഷ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു കാര്യം അതാണ്. ആ ഭാഷ അറിയാതെ അത് വ്യാഖ്യാനിക്കാൻ പോലും വ്യാഖ്യാനിക്കണ്ട. നമ്മുടെ സ്വന്തം സിദ്ധാന്തങ്ങൾ പറഞ്ഞാൽ മതി. നമുക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇതിൻ്റെ താഴെ എഴുതി വയ്ക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് തുറന്ന് നേരിട്ട് പറയാൻ. അപ്പോൾ നമുക്കത് അറിയാത്ത ഭാഷയിലുള്ള ഒരു സാധനത്തെ വ്യാഖ്യാനിക്കുക. ആ അപ്പോൾ ഭാഷ അറിയാത്തവർക്കും വ്യാഖ്യാനിച്ച് തീരൂ, ഒരു വലിയ ദാഹമായിട്ട് വന്നാൽ എന്ത് ചെയ്യും? അവർ സാധാരണ ചെയ്യുന്നത് മറ്റുള്ളവർ വ്യാഖ്യാനിച്ചിരിക്കുന്ന നോക്കും. സാധാരണ ചെയ്യുന്നത് അതായത് ഗീതയുടെ അന്വയവും അർത്ഥമൊക്കെയുള്ള പുസ്തകം എടുത്ത് മുമ്പ് വയ്ക്കും. മുമ്പ് വെച്ചതിന് ശേഷം അന്വയാർത്ഥങ്ങളൊക്കെ അതുപോലെ തന്നെ എഴുതും. ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ സ്വന്തം അർത്ഥം എഴുതും, അത് ആ അർത്ഥങ്ങൾ സ്വീകരിക്കത്തില്ല, സ്വന്തമായിട്ട് എഴുതും. പിന്നെ അതിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കൽപ്പനകൾ ഭാവനകൾ. ഇപ്പോൾ വ്യാഖ്യാനത്തിന് നമ്മൾ പഴയകാലത്ത് നിയമം ഉണ്ടായിരുന്നു, പദച്ഛേദ പദാർത്ഥോക്തി വിഗ്രഹവും വാക്യയോജന ആക്ഷേപച്ച സമാധാനം. ഈ നിയമം അനുസരിച്ച് തന്നെ എഴുതണമെന്നുണ്ട്. കാരണം പദങ്ങൾ ഛേദിച്ച് വേർതിച്ച് മനസ്സിലാക്കണം, പദാർത്ഥം പറയണം. പദാർത്ഥം പറയണമെങ്കിൽ അവിടെയുള്ള സമാസം മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, പ്രകൃതി പ്രത്യയങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. അറിഞ്ഞിട്ട് കാരണം ആശയവിനിമയത്തിന് മുഖ്യമായി ആശ്രയിക്കുന്ന ഒന്നാണ് ഭാഷ. ആ ഭാഷയെക്കുറിച്ച് പരിചയമില്ലാതെ നമ്മൾക്ക് അതിൽ നിന്നൊരാശയം ഒരിക്കലും ആവിഷ്കരിക്കാൻ ഒക്കത്തില്ല. അപ്പം ആ നിയമങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അർത്ഥത്തെ കണ്ടുപിടിക്കണം. ആദ്യം വ്യാഖ്യാനിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇതിൻ്റെ വാച്യാർത്ഥം? വ്യാഖ്യാനത്തിൽ വാച്യാർത്ഥമേ പറയാറൊന്നുമില്ല, അതേ പറയാൻ പാടില്ലെന്നില്ല. പ്രത്യേകിച്ചും അധ്യാത്മശാസ്ത്രത്തിൽ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള എന്താണ്, മുഖ്യമായും തത്വങ്ങളെ പറയുന്നിടത്ത് ലക്ഷ്യാർത്ഥത്തെയാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ ആചാര്യന്മാരും അത് സ്വീകരിക്കുന്നു. വാച്യാർത്ഥത്തിൽ ഒതുങ്ങുന്നതല്ല വ്യാഖ്യാനം. പക്ഷേ ആദ്യം വാച്യാർത്ഥത്തെ മനസ്സിലാക്കണം. വാച്യാർത്ഥത്തിലൂടെ വേണം ലക്ഷ്യാർത്ഥത്തിലേക്ക് പോകേണ്ടത്. അല്ലെങ്കിൽ അത് ലക്ഷ്യാർത്ഥമാകത്തില്ല, വെറും ഭാവനയായിരിക്കും. അപ്പോൾ കൽപ്പനകൾ ഭാവനകൾ ലക്ഷ്യാർത്ഥം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ശ്ലോകം എടുത്തു വെച്ചിട്ട് എന്ത് വേണം നമുക്ക് കൽപ്പിക്കാം നമ്മുടെ മനസ്സിനനുസരിച്ച്. പക്ഷെ അതൊന്നും ഇതിൻ്റെ അർത്ഥമാകത്തില്ല. എന്തുകൊണ്ട്? അത് വാച്യാർത്ഥത്തിലൂടെ കടന്ന് ലക്ഷ്യാർത്ഥത്തിലേക്ക് പോകുന്നതായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രസിദ്ധമായ ഉദാഹരണമാണ് ഗംഗായാം ഘോഷ എന്ന് പറയുന്നത്. ഗംഗാശബ്ദത്തിന് ശാസ്ത്രീയമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്, ഗംഗാശബ്ദത്തിന് എന്താണ് അവിടെ അർത്ഥം പറയുന്നത്. ഗംഗ എന്നുള്ള അർത്ഥം കൊടുക്കാൻ പറ്റത്തില്ല. ഗംഗാശബ്ദത്തിന്റെ പ്രസിദ്ധമായ അർത്ഥം എന്താണ്? ഗംഗാപ്രവാഹം, ഗംഗാനദിയുടെ ഒഴുക്കാണ്. ആ അർത്ഥം അവിടെ സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അടുത്ത ഒരു പദം പറഞ്ഞിരിക്കുന്നു ഘോഷ എന്ന് പറഞ്ഞാൽ ഇടയ കുടൽ അല്ലെങ്കിൽ ഇടയ ഗ്രാമം. അതൊരിക്കലും ഗംഗാപ്രവാഹത്തിൽ സാധ്യമേ അല്ല. പക്ഷെ ഗംഗാശബ്ദത്തിന്റെ വാച്യാർത്ഥം അറിയുന്ന ഒരാളിന് മാത്രമേ അവിടെ ലക്ഷ്യാർത്ഥത്തെ എടുക്കാൻ പറ്റൂ. ആദ്യ ആൾ വാച്യാർത്ഥത്തെ അംഗീകരിക്കണം. എന്താണ് ഗംഗ എന്ന് പറഞ്ഞാൽ? ഗംഗാപ്രവാഹമാണ്, നദിയുടെ ഒഴുക്കാണ്. ഈ അർത്ഥം ആദ്യം അറിഞ്ഞിരിക്കണം. ഈ അർത്ഥത്തിൽ നിന്നുകൊണ്ട് അയാൾക്ക് പല അർത്ഥങ്ങളും എടുക്കാം. ഇടയ കൂടലെന്ന് മാത്രമല്ല. എന്തുകൊണ്ടങ്ങനെ വരുന്നു? കാരണം ഒരു പദ ഒരു വാക്യത്തിൽ മറ്റു പദങ്ങളോട് ചേർന്ന് വരുമ്പോൾ ഒരു പദത്തിനെ നമുക്ക് പ്രത്യേകം വെച്ച് അർത്ഥം നിർണ്ണയിക്കാൻ ഒക്കത്തില്ല. ഗംഗായാം മീനഹ എന്ന് പറഞ്ഞു, ഗംഗയിൽ മീനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാശബ്ദത്തിനവിടെ ഗംഗാപ്രവാഹം എന്നുള്ള അർത്ഥം തന്നെ എടുക്കാം. ഒരു സംശയവും വേണ്ട. കാരണം എന്തുകൊണ്ട്? അടുത്ത് വന്നിരിക്കുന്ന പദം മീനഹ, മീൻ എന്നുള്ളതാണ്, മത്സ്യം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ യാതൊരു അർത്ഥശങ്കയ്ക്കും ഇല്ല. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ഒരിക്കലും പോയി ലക്ഷ്യാർത്ഥം എടുക്കാനും പാടില്ല. അതുകൊണ്ട് ഗംഗായാം മീനഹ എന്നിടത്ത് ഗംഗാശബ്ദത്തിന്റെ ലക്ഷ്യാർത്ഥം എടുത്തു കഴിഞ്ഞാൽ എന്തുവരും? ഗംഗയുടെ തീരത്ത് മീനെന്ന് വരും. വെള്ളത്തിലല്ല മത്സ്യം ജീവിക്കുന്നത്, കരയിലാണെന്ന് വരും. അബദ്ധമായി പോകും. അപ്പോൾ എവിടെയാണ് വാച്യാർത്ഥത്തെ എടുക്കേണ്ടത്, എവിടെയാണ് ലക്ഷ്യാർത്ഥങ്ങളെ എടുക്കേണ്ടത് എന്നുള്ളത് ഭാഷയുടെ നിയമങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ. കാരണം ഈ ഭാഷ വ്യാഖ്യാനം നമ്മൾ സൃഷ്ടിക്കുന്നതാണ്, പക്ഷേ ഭാഷ നമ്മുടെ സൃഷ്ടിയല്ല. അത് അനേകം വർഷങ്ങളായി മനുഷ്യൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിന് ചില അർത്ഥങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതാണ്. അതിനെ പൂർണ്ണമായും അവഗണിച്ചിട്ട് നമുക്കൊരു പദാർത്ഥത്തെയോ വാക്യാർത്ഥത്തെയോ എടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഗംഗായാം ഘോഷ, ഘോഷം എന്നുള്ളൊരു ശബ്ദം വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ വാച്യാർത്ഥത്തിൽ നിന്നും ഈ വാച്യാർത്ഥം ശരിയല്ല. അതുകൊണ്ട് എല്ലായിടത്തും വാച്യാർത്ഥമേ എടുക്കാവുന്ന നിയമമില്ല. ലക്ഷ്യാർത്ഥത്തിലേക്ക് പോകുന്നു. അപ്പം ലക്ഷ്യാർത്ഥത്തിലേക്ക് പോകുമ്പോൾ എന്ത് വരുന്നു? ഇടയക്കുടൽ എന്ന് വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അർത്ഥത്തിൽ മാത്രം അത് ഒതുക്കണോ? വേണ്ട. കാരണം ആ ഗംഗാപദം കൊണ്ട് പല അർത്ഥങ്ങളും വരുന്നു. എന്താണോ ആ വാച്യാർത്ഥത്തോടൊപ്പം വ്യംഗ്യമായിട്ടോ, അതിന് പല സാഹിത്യത്തിലും അല്ലെങ്കിൽ മറ്റ് അദ്വൈതത്തിലോ മീമാംസയിലോ ന്യായശാസ്ത്രത്തിലോ പല പല തരത്തിലുള്ള അർത്ഥങ്ങൾ ഓരോരോ ശാസ്ത്ര പ്രക്രിയ അനുസരിച്ച് ആ ശബ്ദത്തിന് പല അർത്ഥങ്ങളും പറയുന്നു. ഇപ്പോൾ ഗംഗായാം ഘോഷ എന്ന് പറഞ്ഞാൽ ഗംഗാനദിയുടെ തീരത്ത് ഉള്ള ഇടയക്കുടൽ എന്നുള്ള അർത്ഥം മാത്രം ധരിച്ചാൽ പോരാ. പിന്നെ ഗംഗാശബ്ദം അവിടെ വാച്യാർത്ഥത്തെ എടുക്കാൻ അനുവദിക്കുന്നില്ലെങ്കിലും ഗംഗയുടെ പാവനത്വം അത് ആ ശബ്ദത്തിലൂടെ പ്രകടമാകുന്നുണ്ട്. ആ അർത്ഥത്തെ കൂടി സ്വീകരിക്കാം, അത് സ്വീകരിക്കാം. പാവനമായ ഗംഗയുടെ തീരത്തുള്ള ഇടയക്കുടൽ എന്നൊരർത്ഥം പറയുന്നതുകൊണ്ട് ദോഷമില്ല. പാവനമൊന്നും അവിടെ പറഞ്ഞില്ലല്ലോ, പക്ഷെ ഗംഗാശബ്ദം പാവനത്വത്തെ വ്യഞ്ജിപ്പിക്കുന്നുണ്ട്, അതെടുക്കാം. അല്ല, ഇനി ഇടയക്കുടൽ എന്ന് പറയുമ്പം വെറും ഇടയഗ്രാമം എന്നുള്ള അർത്ഥം മാത്രം എടുക്കണ്ട. കാരണം ഗംഗയുടെ തീരത്താവുമ്പോൾ ശീതളിമ, ഗംഗയുടെ ശീതളത അതും പ്രതീതമാകുന്നുണ്ട്, അതും വ്യഞ്ജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗയുടെ തീരത്തുള്ള ശീതളമായ പശ്ചാത്തലത്തിലുള്ള ഇടയക്കുടൽ എന്നെടുക്കാം. അപ്പോൾ ആ അർത്ഥവും സ്വീകാര്യമാണ്. ഗംഗ എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്നും ശീതളത എന്ന് പറയുന്ന അർത്ഥം വരുന്നില്ല. പക്ഷേ അവിടെ ആ സമീപത്തുള്ള ഇടയക്കുടൽ വളരെ ശീതളിമമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കുന്നത്. അപ്പോൾ ഒരാൾ പറയുന്നു, ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ഗംഗാശബ്ദം കൊണ്ട് ഗംഗയുടെ തീരം എന്നുള്ള അർത്ഥമുണ്ടായി, പാവനത്വത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി, ശീതളിമയെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടായി. ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് യുക്തമാണ്. എന്തുകൊണ്ട്? ഗംഗ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വാച്യാർത്ഥത്തിൽ നിന്നും തുടർന്നു വരുന്നതാണ് ഈ അർത്ഥങ്ങളല്ല. ആദ്യം വാച്യാർത്ഥത്തെ സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് വ്യംഗ്യമായോ അല്ലെങ്കിൽ ലക്ഷണയിലൂടെയോ എല്ലാം വരുന്ന അർത്ഥങ്ങളെ അതിന് ലക്ഷണ എന്നും വ്യംഗ്യം എന്നും ഓരോ ശാസ്ത്രകാരന്മാർ കൊടുത്തിരിക്കുന്ന പേരുകളാണ്. ഇങ്ങനെ പല അർത്ഥങ്ങളും പ്രതീതമാകാം, പക്ഷെ അതിനെന്തെങ്കിലും ഒരു ബന്ധം വേണം. ഒരു ശ്ലോകത്തിന്റെ താഴെ നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ശരി, വളരെ മഹത്തായ ശ്രേഷ്ഠമായ കാര്യങ്ങൾ പറഞ്ഞാലും അത് ശ്ലോകത്തിന്റെ പദാർത്ഥവുമായിട്ട് ബന്ധം വേണം. അപ്പോൾ ഈ ശ്ലോകം വ്യാഖ്യാനിക്കുന്ന ഒരാൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്നുവെച്ചാൽ ഭൗതികമായ ലൗകികമായ സമാധാനം കൊണ്ട് കൊല്ലുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കൊല്ലാതിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അസംബന്ധമായി പോകും. അത് ഭാഷയിൽ നിന്നും അർത്ഥബോധത്തെ സ്വീകരിക്കേണ്ടതിന് വേണ്ടിയുള്ള പ്രാഥമികമായ നിയമങ്ങളെ സ്വീകരിക്കുക, സ്വീകരിക്കാതിരിക്കലാവും. അപ്പോൾ ഭാഷയിൽ നിന്നും അർത്ഥബോധം ഉണ്ടാകണമെങ്കിൽ ആദ്യം പ്രഥമമായിട്ട് ഭാഷയിൽ നിന്നും അർത്ഥബോധം ഉണ്ടാകുന്നതിന് വേണ്ട പ്രാഥമികമായ നിയമങ്ങൾ നമ്മൾ സ്വീകരിച്ചേ പറ്റും. അതുകൊണ്ട് ഒരു വ്യാഖ്യാതാവ് എഴുതിയിരിക്കുന്നത് ശ്രേഷ്ഠമായ കാര്യമാണോ അതേ മോശമായ കാര്യമാണോ എന്നുള്ളതല്ല മുഖ്യം, ആ വ്യാഖ്യാനത്തിന് ആ മൂലവുമായിട്ട് എന്തുമാത്രം ബന്ധമുണ്ട് എന്നുള്ളതാണ്. മോശമായിക്കൊള്ളട്ടെ നല്ലതായിക്കൊള്ളട്ടെ, ചിലർ വളരെ ഉദാത്തമായ ശ്രേഷ്ഠമായ ആശയങ്ങളായിരിക്കും ഈ ശ്ലോകങ്ങളുടെ താഴെ എഴുതി വയ്ക്കുന്നത്. ആശയങ്ങൾ കേമം തന്നെ, അതല്ലേ സ്വാമി പുസ്തകം നിവർത്തി വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയും, കേൾക്കുന്ന ആൾക്കാരെല്ലാം വായും പൊളിച്ച് ഇങ്ങനെ അമ്പരന്നതുപോലെ അമ്പരം വിഴുങ്ങിയളെപ്പോലെ ഇങ്ങനെ ഇരിക്കും. ഓ സ്വാമി എത്ര മഹത്തായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു, നമുക്കിത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ സ്വാമിയുടെ ഭാവനാവിലാസത്തിന്റെ കട്ടഴിച്ച് ഈ ശ്രോതാക്കളെ എല്ലാം ആശ്ചര്യഭരിതരാക്കി സ്വാമി കയ്യടിയും വാങ്ങി എഴുന്നേറ്റ് പോകും. അവസാനം ഇവൻ ഈ ശ്ലോകം വായിച്ചു നോക്കുമ്പോഴത്തേക്ക് സ്വാമി പറഞ്ഞതൊന്നും അവന്റെ മനസ്സിനും ഇല്ല ശ്ലോകത്തിനും ഇല്ല. അപ്പൊ ഇതൊക്കെ സ്വാമി എവിടുന്നാ പറഞ്ഞത്? അത്ഭുതം, രോമഹർഷണം എന്ന് പറഞ്ഞ് നമ്മൾ സ്വാമിയെ പുകഴ്ത്തും. കാരണം എന്തുകൊണ്ടാണ്? സ്വാമിയെ പോലെ അല്ലെങ്കിൽ അതിൽ നിന്നും ഒന്ന് രണ്ട് ഡിഗ്രി കൂടുതൽ അജ്ഞനാണ് ഈ കേൾക്കുന്നവന്. അതാണ് സ്വാമിക്ക് ധൈര്യം കൊടുത്തത്. ഇവന്റെ മുമ്പിൽ എന്തും പറയാം, സ്വാമി ഇങ്ങനെയുള്ളവരുടെ മുമ്പിലേ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളൂ, വിവരമുള്ളവരുടെ മുമ്പിൽ പോയി സ്വാമി ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആ ഒരു ധൈര്യമാണ് സ്വാമിക്ക് ഇങ്ങനെ സ്റ്റേജുകൾ മാറി മാറി കിട്ടുന്നതിന്റെ രഹസ്യവും. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾ പറയുന്നത് എത്ര ശ്രേഷ്ഠമായ കാര്യമോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അതിനാ പറയുന്ന ആധാരമായി സ്വീകരിച്ചിരിക്കുന്ന മൂലപ്രമാണത്തിൽ അതിനുള്ള സാങ്കത്യം എന്താണ്, അതുമായിട്ട് എന്താ ബന്ധം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്കൃതി പറയും ഈ കേൾക്കുന്നതെല്ലാം മൂഢന്മാരാണ്. അപ്പോൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നിയമങ്ങളൊന്നുമില്ല, പക്ഷെ പറയുന്നതിന് നിയമമുണ്ട്. പറയുന്നവൻ അത്തരം നിയമങ്ങളെ, ഭാഷയുടെ പ്രാഥമികമായ നിയമങ്ങളെ അംഗീകരിച്ച് പറയാവും. നമ്മളിപ്പോൾ ഇവിടെ ജഹി കൊല്ലുക, ഹിംസയെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് ഈ വ്യാഖ്യാതാക്കളുണ്ട് നമ്മുടെ. പക്ഷെ ഒരാളിനും ധൈര്യം വന്നിട്ടില്ല കൊല്ലുക എന്ന് പറഞ്ഞാൽ കൊല്ലരുതെന്ന് വ്യാഖ്യാനിക്കാം. എന്തുകൊണ്ട്? അവർക്ക് ഇതിൻ്റെ സാമാന്യ വിവരമുണ്ട്, ആ വിവരത്തിൽ നിന്നുകൊണ്ടേ അവർ വ്യാഖ്യാനിക്കത്തുള്ളൂ. അസമയം ആധുനികമായ വ്യാഖ്യാതാക്കൾ അല്ലെങ്കിൽ ഡിക്ഷണറി വ്യാഖ്യാതാക്കൾ എന്ന് പറയും, പലരും ഇതെല്ലാം അത് ഇതിന് മാത്രമേ കാണിക്കത്തുള്ളൂ. ഇപ്പം ഷേക്സ്പിയർ നാടകങ്ങളാരും ഡിക്ഷണറി വെച്ച് പഠിക്കാൻ നോക്കത്തില്ല, പക്ഷെ ഭഗവത്ഗീതയും ഉപനിഷത്തുമൊക്കെ ആൾക്കാരെന്ത് ചെയ്യും, ഡിക്ഷണറി ശബ്ദധാരാവിനെയും ഡിക്ഷണറിയൊക്കെ തുറന്നു വെച്ചിട്ട് അങ്ങ് വ്യാഖ്യാനിക്കും. അവർ കരുതുന്നത് ഭാഷയും ഇതുമായിട്ടുള്ള ബന്ധം അത്രയേ ഉള്ളൂ, ഡിക്ഷണറി ബന്ധമേ ഉള്ളൂ. ഡിക്ഷണറി ഇല്ലാത്ത കാലത്താണ് ഇതൊക്കെ എഴുതിയത്. അപ്പം ആ തരത്തിൽ ഡിക്ഷണറിയിലൂടെ വ്യാഖ്യാനിക്കരുത്. ആരെങ്കിലും ഇവിടെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ പഠിച്ചിട്ട് വ്യാഖ്യാനിക്കുക, ഭാഷ പഠിച്ചിട്ട് വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുണ്ട് നല്ല വ്യാഖ്യാനങ്ങൾ കോപ്പിയടിക്കുക, അങ്ങനെ ചെയ്യുക. എന്നാലും ദോഷമില്ല, കാരണം ആൾക്കാർ വഴിതെറ്റത്തില്ല, നമുക്കതിൻ്റെ ചെറിയ പാപം ഉണ്ടാകത്തേ ഉള്ളൂ. ആരുടെയെങ്കിലും വ്യാഖ്യാനത്തിൽ നമ്മളെ പേരെഴുതി ചേർക്കുന്ന ഒരു ചെറിയ പാപം, എന്നാലും മനുഷ്യൻ വഴിതെറ്റത്തില്ല. ഗീതയിൽ ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാരും ധരിച്ചു പോകത്തില്ല. അതുകൊണ്ട് കഴിയുന്നതും അത് ഗുണമായാലും ദോഷമായാലും, ഗുണവും ദോഷവും എന്താണെന്ന് പലപ്പോഴും നമുക്ക് പറയാൻ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയത്തില്ല. പ്രാഥമികമായി ശബ്ദാർത്ഥത്തെ ധരിച്ച് പിന്നീട് നമ്മുടെ ഭാവന അനുസരിച്ച് അതിൻ്റെ വാച്യാർത്ഥമോ വ്യംഗ്യാർത്ഥമോ ലക്ഷ്യാർത്ഥമോ വിവക്ഷയോ പലതരത്തിൽ, വക്താവിൻ്റെ വിവക്ഷ, പറയുന്നതാണ്ട് വിവക്ഷ. നമ്മൾക്ക് ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് പ്രതീതമാകുന്ന അർത്ഥം പെട്ടെന്ന് തോന്നുന്ന അർത്ഥമായിരിക്കില്ല വക്താവ് വിവക്ഷിച്ചിരിക്കുന്നു, വിവക്ഷ എന്ന് പറയും. വിവക്ഷയും പല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങൾ കൊണ്ട് മാറിയിരിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാത്തിനും അടിസ്ഥാനപരമായിട്ട് ആദ്യം വാച്യാർത്ഥത്തിൽ തുടങ്ങും. അതുകൊണ്ട് അതറിയാതെ വ്യാഖ്യാനിക്കരുത്. അതറിയാതെയുള്ള വ്യാഖ്യാനങ്ങൾ വായിക്കാനോ ശ്രദ്ധിക്കാനോ പോകാതിരിക്കുന്നതാണ് നല്ലത്. വായിക്കാനും പാടില്ല. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രത്യേകത അതാണ്. വേറെ ഒരു ഭാഷയ്ക്കും എനിക്കറിയാവുന്നുള്ളൊരു വേറെ ഭാഷയിലും ഇത്രയും വലിയൊരു ദുരന്തമില്ല. മലയാളത്തിൽ ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ എഴുതിയിരിക്കുന്ന മിക്കവാറും പേരും സംസ്കൃത പരിജ്ഞാനമില്ലാത്തവരാണ്. അതുകൊണ്ട് വളരെ മനോഹരമായ വ്യാഖ്യാനങ്ങളാണ്. വ്യാഖ്യാനം അവരെഴുതി വച്ചിരിക്കുന്ന കാര്യത്തിൽ ഒന്നും ദോഷം പറയാൻ പറ്റില്ല. കാരണം നല്ല കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു, സമാധാനവും ശാന്തിയും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന് ഈ മൂലശ്ലോകവുമായിട്ട് ബന്ധം കാണത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ മറ്റു ഭാഷകളിലുമുണ്ട്. അവിടെ ഭാഷ അറിയാവുന്നവരാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ചിലർ ചോദിക്കും, അപ്പോൾ ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നതിന് കേവലം ഭാഷാ പാണ്ഡിത്യം മതിയെന്നാണോ പറയുന്നത്? എന്നല്ല പറയുന്നത്, മറ്റ് പലതും ആവശ്യമാണ് വ്യാഖ്യാനിക്കുന്നതിന്, വ്യാഖ്യാനിക്കണമെങ്കിൽ. പക്ഷേ അതിന് ഭാഷാജ്ഞാനം അതൊരിക്കലും കുറച്ച് കാണാൻ പാടില്ല. ഭാഷാ പണ്ഡിതന്മാർക്കെല്ലാം ഇത് കയറി വ്യാഖ്യാനിക്കാമോ? പറ്റത്തില്ല. പക്ഷേ ഭാഷാജ്ഞാനം ആവശ്യമാണ്. അത് കഴിഞ്ഞ് അതിനോടൊപ്പം ആ വ്യാഖ്യാനത്തെ മഹത്വപ്പെടുത്തുന്നതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം സ്വീകരിക്കാം. മറ്റ് വ്യക്തിയുടെ യോഗ്യതകളെല്ലാം സ്വീകരിക്കാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഭാഷ അത് മുഖ്യമാണ്. അതില്ലാത്ത വ്യാഖ്യാനങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ ആധ്യാത്മിക ഉപദേശങ്ങൾ ഇപ്പോൾ ഒരാൾക്ക് സ്വതന്ത്രമായിട്ട് പറയാം. ഗീത വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരാൾക്കിപ്പോൾ ആത്മീയമായ അറിവുണ്ട്, ആധ്യാത്മികമായ കാര്യങ്ങൾ അന്യരെ ബോധിപ്പിക്കണം, അവർ ഗീത വ്യാഖ്യാനിക്കണമെന്നില്ല, അവരുടെ സ്വന്തം ഭാഷയിൽ പറഞ്ഞാൽ മതി. അത് ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജനങ്ങൾ വഴിതെറ്റത്തുമില്ല. പക്ഷേ ഗീത വ്യാഖ്യാനിച്ചു തന്നെ പറയും എന്ന് നിർബന്ധം പിടിക്കുന്നിടത്താണ് വിവരമില്ലാത്തവർ, ആൾക്കാർ ആശയക്കുഴപ്പത്തിലാകുന്നു. അത് പാടില്ലെന്നേ പറയുന്നുള്ളൂ. അല്ല, ആധ്യാത്മിക ആശയങ്ങൾ ഒരാൾ പറയുന്നതിന് ഗീത വ്യാഖ്യാനിച്ചേ തീരൂ എന്നല്ല പറയുന്നു. ഞാൻ പറയുന്നതിനാലും ദുർവ്യാഖ്യാനം ചെയ്ത് ജയിച്ചളയാൻ നോക്കരുത്. അപ്പോൾ അതിൻ്റെ താല്പര്യം ഇതാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും, കേട്ടിരിക്കും, കയ്യടിച്ചിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇവിടെ ജഹി എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ്. ധൈര്യമായിട്ട് കൊന്നു എന്നാണ്. ഏറ്റവും ഹിംസ എങ്ങനെ ഭഗവാൻ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു, ലോകസമാധാനത്തിന് അപകടമാണല്ലോ ഇത്, നിരോധിക്കണമല്ലോ എന്നൊക്കെ ചിന്തിക്കും. പണ്ട് ബ്രിട്ടീഷുകാർ ഗീത നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വീണ്ടും ഇത് നിരോധിക്കേണ്ടി വരത്തില്ലേ എന്ന് സംശയം വരും. അതിന് സമാധാനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തത്. നമ്മൾ ധരിക്കുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള ഹിംസയ്ക്കും ഹിംസയെയും ഗീത പ്രോത്സാഹിപ്പിക്കുന്നതേയില്ല. ഹിംസയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. മനുഷ്യന് യുദ്ധവാസന ഉണ്ടാക്കാനോ മനുഷ്യവംശം യുദ്ധം ചെയ്ത് നശിക്കാനോ ഒന്നും വേണ്ടിയല്ല പറയുന്നു. കൊല്ലുക, അടുത്ത് പറയുന്നത് എന്താണ്? മാ വ്യതിഷ്ഠ, ഒരു കുലുക്കവും വേണ്ട നിനക്ക് കൊല്ലുന്നതിന്. ഒരു കുലുക്കും വേണ്ട, ഒരു അറപ്പും ഇല്ലാതെ കൊന്നോളാനാണ് പറയുന്നത്. എങ്ങനെയാണോ കശാപ്പുകാരൻ കാളയെ വെട്ടുന്നത് അതുപോലെ, ഒരു അറപ്പും ഇല്ല. അയാൾ വെട്ടുകയാണ് എന്തിനു വേണ്ടി? തിന്നാൻ വേണ്ടി വെട്ടുകയാണ്. അപ്പോൾ അയാൾക്ക് ഒരു ശങ്കയുമില്ല, ഭയകമ്പാദികളൊന്നുമില്ല. അതുപോലെ തന്നെ പറയുന്നു, നീ ധൈര്യമായിട്ട് കഴുത്തിറക്കുക, കൊല്ലുക. മാവിധിഷ്ഠ തേബ്യ ഭയം മകർഷി, ഒരു തരത്തിലുള്ള ഭയവും ആശങ്കയും ഒന്നും വേണ്ട. എന്നിട്ട് ഒന്നുകൂടി പറയുന്നു, എങ്ങനെ കൊല്ലണം? വിഷം കൊടുത്ത് കൊല്ലാനൊന്നുമല്ല പറയുന്നത്, യുദ്ധസ്വ, യുദ്ധം ചെയ്യൂ. യുദ്ധസ്യ എന്ന് പറയുന്നതിന് വേറെ എന്തർത്ഥം പറയും? യുദ്ധം ചെയ്യുക, അതും അർജുനനോട് പറയുമ്പോൾ. ജനിച്ച കാലം മുതൽ യുദ്ധം ചെയ്യുന്ന ആളാണ്, എല്ലാ യുദ്ധതന്ത്രവും പയറ്റി തെളിഞ്ഞ ആളാണ്. അയാളോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർജുനൻ വേറെ എന്തർത്ഥം മനസ്സിലാക്കുന്നത്? തപസ് ചെയ്യുക എന്ന് മനസ്സിലാക്കൂ, കാട്ടിപ്പോണമെന്ന് മനസ്സിലാക്കൂ, വേറെ എന്തെങ്കിലും ബിസിനസ് ആണെന്ന് മനസ്സിലാക്കൂ. ഈ യുദ്ധസ്യ എന്ന് പറയുന്നതിനെ ചിലർ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? വേറെ എന്തോ ബിസിനസ് ചെയ്യാൻ പറഞ്ഞാണ്, ഈ സമയം യുദ്ധത്തിന് പറ്റിയ സമയമല്ല, അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. യുദ്ധം ചെയ്ത മാത്രം പോലെ ജേതാസി, നീ ജയിക്കും ഉറപ്പായിട്ടും. ദുര്യോധന പ്രഭൃതി അരണേ, ദുര്യോധനാദികളെ ഈ യുദ്ധത്തിൽ നീ ഉറപ്പായിട്ടും ജയിക്കും. ആരെ? യുദ്ധേ സപത്നാൻ ശത്രു, ഇവിടെ ശത്രുക്കൾ രാഗദ്വേഷാദികളല്ല. രാഗദ്വേഷാദികളായ ശത്രുക്കളെ കുറിച്ച് വ്യക്തമായി ഭഗവാൻ പറഞ്ഞു. അത് മറ്റൊരു അർജുനനോടുകൂടി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഗീത ഉപദേശിക്കുന്നത് ഒരു അർജുനന് വേണ്ടിയിട്ടല്ല, പല അർജുനന്മാർക്ക് വേണ്ടിയിട്ടാണ്. പല അർജുനന്മാർക്ക് പറയുമ്പോൾ ഓരോ വ്യക്തികളും, നമ്മൾ ഓരോരുത്തരും ഓരോ അർജുനന്മാരാണ്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഓരോന്നാണ്, എല്ലാമല്ല. ഗീതയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഉപദേശങ്ങളും കൂടി ഒരു വ്യക്തിക്ക് ഒരേ കാലം അനുഷ്ഠിക്കാൻ സാധ്യമല്ല. ഒരിടത്ത് പറയുന്ന എന്താണ്? നീ യുദ്ധം ചെയ്യൂ. വേറെടുത്ത് പറയുന്ന എന്താണ്? ഏകാകി യഥജിത്താത്മാ നിരാശി രപരിഗ്രഹ. വേറെടുത്ത് പറയുന്നു, രഹസ്യസ്ഥിത ധ്യാനയോഗത്തിൽ ഏകാന്തത്തിലിരുന്നു കൊണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ശൈലാജന കുശോത്തരം, അർജുനൻ തേത്തടത്തി നിൽക്കുകയാണ് വില്ലും പൊക്കി പിടിച്ചുകൊണ്ട്. അവിടെയാണ് പറയുന്നത്, ശൈല ഏറ്റവും അടിയിൽ മാന്തോരിടുക, അതിൻ്റെ പുറത്ത് തുണിയിടുക, എന്നിട്ട് അതിൻ്റെ പുറത്ത് കയറി പത്മാസനത്തിൽ ഇരിക്കുക. ഇത് രണ്ടും കൂടെ നടക്കുന്ന കാര്യമാണ്. ഒരേ സമയം വില്ല് പൊക്കി നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പറയുന്നു, ഇങ്ങനെ അടുക്കി അടുക്കി തുണിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്തിരിക്കാൻ. അപ്പോൾ എങ്ങനെ ഇത് ഒരു അർജുനന് ഇതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? രണ്ടും പരസ്പരം അത്യന്തം വിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പല അർജുനന്മാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട്? ഉപദേശത്തിൽ ഭേദം വരുന്നത് ശ്രോതാക്കളുടെ ഭേദമനുസരിച്ച്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഏകാന്തത്തിലിരുന്ന് ധ്യാനിക്കേണ്ട അർജുനന് വേണ്ടി അവിടെ ധ്യാനയോഗം പറഞ്ഞു. സർവധർമ്മ പരിത്യാഗത്തെ കുറിച്ച് പറഞ്ഞു. തസ്യ കാര്യം വിദ്യതെ, അതിനെക്കുറിച്ച് പറഞ്ഞു. കർമ്മത്തിലുള്ള അകർമ്മ ദർശനത്തെ കുറിച്ചു. അനന്യഭക്തിയെ കുറിച്ച് പറഞ്ഞു. പല അർജുനന്മാർക്ക് വേണ്ടി പല കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്ന അർജുനനെ കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചെയ്യുകയാണ്. എന്താണ്? യുദ്ധം അതാദ്യം നടക്കട്ടെ. എന്തുകൊണ്ട്? കാരണം അർജുനൻ മോഹിതനായിരിക്കുന്നു. അർജുനൻ എന്തിനാണ് മോഹിതനായത്? സ്വധർമ്മത്തിൽ, സ്വകർത്തവ്യത്തിൽ മോഹിതനായി. എന്തായിരുന്നു ആ മോഹം? ഈശ്വരന്റെ ഈശ്വരീയമായ കാലനിയമത്തെക്കുറിച്ചുള്ള മോഹം, അലംഘനീയമായ കാലനിയമം. കാലസ്വരൂപിയായ ഭഗവാൻ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? അത് അർജുനൻ അറിഞ്ഞില്ല. അർജുനൻ എന്ത് ചെയ്തു? ഇതുവരെ അർജുനൻ അഹന്ത കൊണ്ടാണ് യുദ്ധം ചെയ്തത്. പല യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്, ഭീഷ്മ ദ്രോണാദികളെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പരമശിവനോട് പോലും യുദ്ധം ചെയ്ത എല്ലാം അഹന്തയെ ആശ്രയിച്ചിട്ടാണ്. അതേ അഹന്തയെ ആശ്രയിച്ചുകൊണ്ട് തന്നെ അർജുനൻ യുദ്ധത്തെ ഉപേക്ഷിച്ചു. ഭഗവാൻ തന്നെ പറയുന്നു, ഇത് അഹങ്കാരം ആശ്രയിച്ച, നീ ഈ അഹങ്കാരത്തെ ആശ്രയിച്ചുകൊണ്ട് ഈ പണി ചെയ്യുകയാണെങ്കിൽ. ത്യാഗത്തിനും അർജുനൻ സ്വീകരിച്ച എന്തിനാണ്? അഹങ്കാരത്തെയാണ്. സാധാരണ നമ്മൾ ധരിച്ചിരിക്കുന്നത് നമ്മൾ കർമ്മത്തിന് വേണ്ടി അനുഷ്ഠാനത്തിന് വേണ്ടി അഹങ്കാരത്തെ സ്വീകരിക്കുന്നു എന്നാണ്. പക്ഷെ നമ്മൾ സന്യാസത്തിന് വേണ്ടി അവലംബിച്ചിരിക്കുന്നു അഹന്തയെ തന്നെ. അർജുനനെ പോലെ അർജുനനും എന്ത് ചെയ്തു? അഹന്തയെ ആശ്രയിച്ചുകൊണ്ട് സന്യസിച്ചു. ഈശ്വര നിയമത്തെ കുറിച്ച് അർജുനൻ ചിന്തിച്ചേയില്ല. ഇവിടെ ഈശ്വരന്റെ സങ്കല്പം എന്താണ്? ഈശ്വരന്റെ നിശ്ചയം എന്താണ്? കാലസ്വരൂപിയായ ഭഗവാൻ ഈ കാലത്തിൽ സംഭവിപ്പിക്കുന്ന എന്താണ്? ആ ഒരു വിഷയം അർജുനന്റെ ചിന്തയ്ക്കേ പോയില്ല. അർജുനന് കേവലം തന്റെ അഹന്ത മാത്രം. തന്റെ കഴിവുകളെ കുറിച്ച് മാത്രം, പിന്നെ അഹന്തയിൽ നിന്ന് വന്ന മമത, ബന്ധുജനങ്ങളോടുള്ള ആസക്തി, ഇതെല്ലാം കൊണ്ട് വന്ന ഒരു തത്വചിന്ത. അതാണ് ആദ്യം ഭഗവാന്റെ മുമ്പിൽ പ്രകടമാക്കിയത്. അപ്പോൾ ഭഗവാൻ മനസ്സിലാക്കി, എന്താണ് ഇവന്റെ മോഹം എന്ന് പറയുന്നത്? ഈശ്വരനെ അറിയുകയാണ്, ഈശ്വരന്റെ നിയമങ്ങളെക്കുറിച്ച് അറിയുകയാണ് ഇവന്റെ മോഹം. ആ മോഹത്തെ ഇല്ലാതാകണമെങ്കിൽ കേവലം ഉപദേശം കൊണ്ട് മാത്രം നടക്കത്തില്ല, ഒരു മാജിക്ക് കാണിച്ചാലേ പറ്റൂ. അപ്പോൾ അർജുനന് ഭാവിയെ കാണിച്ചു കൊടുത്തു, നാളെ നടക്കാൻ പോകുന്ന കാര്യം. ഈശ്വരന്റെ നിയമം അനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിലെ സർവചലനങ്ങളും സർവകർമ്മങ്ങളും, കർമ്മവും കർമ്മത്യാഗവും സർവവും ഈശ്വരന്റെ നിയമവിധേയമായേ നടക്കത്തുള്ളൂ. അത് മാറ്റാൻ പറ്റത്തില്ല. ഇവിടെ സ്വാമി പ്രസംഗിച്ചെന്ന് വിചാരിച്ച് യുദ്ധം ഒഴിവാകത്തില്ല, സമാധാനവും വരത്തില്ല. ഈശ്വരന്റെ നിയമത്തിൽ അത് പെട്ടിട്ടുണ്ടെങ്കിൽ അത് വരും. ഈശ്വരന്റെ നിയമത്തിൽ തൽക്കാലം നിശ്ചയിച്ചിരിക്കുന്ന യുദ്ധമാണെങ്കിൽ അതിനാർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് സംഭവിച്ചു തന്നെ തീരുന്നു. പറഞ്ഞല്ലോ നേരത്തെ, ഭൂഭാര അവതാരായ. ഭൂഭാര അവതാരം എന്ന് പറയുന്നത് അവതാര കൃത്യമായി സ്വീകരിച്ചിരിക്കുകയാണ്. ലോകസംഗ്രഹമായി ഭഗവാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ആ സംഭവം നടക്കുന്നത് ഹിംസാത്മകമായ, ഭീഷണമായ, ഘോരമായ, ദുഃഖപൂർണമായ യുദ്ധത്തിലൂടെ നടക്കും. ഇപ്പോൾ കാലം അങ്ങനെ നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു യുദ്ധം അനിവാര്യമായിരിക്കുന്നു. അർജുനനെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല, അതിന് വിധേയമാകുക എന്നുള്ള ഒരു കടത്തി ഇത് മാത്രമേ ഇവിടെ ഉപദേശിക്കുന്നുള്ളൂ. യുദ്ധമാണ് വന്നു ചേരുന്നതെങ്കിൽ താൻ അതിന് വിധേയമാകേണ്ടി വരും. അതാണ് നിമിത്തം മാത്രം എന്ന് പറയുന്നത്. അപ്പം തന്നിൽ വന്നു ചേരുന്ന കർമ്മം താൻ ചെയ്യുക എന്നുള്ളതല്ല, തന്നിൽ വന്നു ചേരുന്ന കർമ്മം ഈശ്വര നിയമമാണ്, ഈശ്വര നിശ്ചയമാണെന്നറിഞ്ഞ് നീ അതിന് വിധേയമാകുക. അതാണ് നിമിത്തമാത്രം. അർജുനന് കർമ്മത്യാഗത്തിന് പോലും അഹങ്കാരത്തെയാണ് ആശ്രയിച്ചത്. മിഥ്യേഷ വ്യവസായസ്തി പ്രകൃതി ത്വാം നിയോക്ഷ്യതി. ഇതാണ് മോഹം. സ്വന്തം അഹന്തയെ ആശ്രയിച്ചുകൊണ്ട് സമാധാനത്തെ പ്രസംഗിക്കുക, ഈശ്വര നിശ്ചയത്തെ ഗ്രഹിക്കാതിരിക്കുക. ഇവിടെ അർജുനൻ ഓർമ്മിപ്പിക്കുന്ന എന്താണ്? നീ ആ ഈശ്വര നിശ്ചയത്തെ അംഗീകരിക്കുക. യുദ്ധം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു, കൊല്ലേണ്ടവരെയെല്ലാം കൊന്നു കഴിഞ്ഞു. അർജുനന് വർത്തമാനമായിരിക്കുന്നത് ഭഗവാൻ ഭാവിയാണ്. അർജുനൻ ഭാവിയായി കാണുന്നത് ഭഗവാൻ വർത്തമാനമാണ്. അർജുനന് നാളെ നടക്കാൻ പോകുന്നു എന്ന് വിചാരിക്കുന്ന കാര്യം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് ഭാവിയാണ്. ഭഗവാന് ഭൂതഭാവി വർത്തമാനങ്ങളെല്ലാം ഏകമാണ്. അതിന് നാന്തം മധ്യം പുനസ്തവാദിയും ഇത് ആദിമധ്യാന്തങ്ങളില്ലാത്തതാണ്. കാലത്തിന്റെ ഈ ഒഴുക്കിലാണ് നമ്മൾ ആദിമധ്യാന്തങ്ങൾ, തുടക്കം മധ്യം അവസാനമെല്ലാം കൽപ്പിക്കുന്നത്. അപ്പോൾ ആദ്യന്തരഹിതനായ ഒരുവന് അങ്ങനെയുള്ള കാലഭേദമില്ല, വർത്തമാനവുമില്ല ആത്യന്തികമായി. അത് നമ്മൾ മുമ്പൊരു തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ അർജുനനെ അതൊന്ന് ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ അർജുനന്റെ അജ്ഞനായതുകൊണ്ട് അർജുനൻ തന്റെ കാലബോധത്തിലൂടെ നോക്കുമ്പോൾ ഭാവിയിൽ നടക്കുന്ന കാര്യം ഇപ്പോൾ കാണുന്നു, കുറച്ച് മുൻകൂട്ടി. അപ്പോൾ യുദ്ധം നടന്നു കഴിഞ്ഞതായിട്ടാണ് അർജുനനെ ബോധ്യപ്പെടുത്തുന്നത്. കൊല്ലേണ്ടവരെയെല്ലാം കൊന്നുകഴിഞ്ഞു. അവിടെ അർജുനന്റെ റോൾ എന്തായിരുന്നു? ഒരു നിമിത്തം മാത്രമായി നിന്ന് യുദ്ധത്തെ ചെയ്യുക, യാതൊരു കർത്തൃത്വമില്ലാതെ. കർമ്മത്യാഗത്തിന് വേണ്ട ആ കർത്തൃത്വം പോലും ഉപേക്ഷിച്ചിട്ട് ആ കർമ്മത്തിന് വഴിപ്പെടുക, വഴങ്ങിക്കൊടുക്കുക. ഇത് ഈശ്വര നിശ്ചയം എന്നുള്ള ഒരു ലളിതമായ ബുദ്ധി. അതുകൊണ്ട് വലിയ തത്വശാസ്ത്രവും ഫിലോസഫിയൊന്നും ഇല്ലാതെ ഈശ്വരന്റെ നിശ്ചയമാണ് ഇതിങ്ങനെ നടക്കത്തുള്ളൂ എന്നുള്ളൊരു ബോധം കൊണ്ട് ആ കർമ്മത്തിന് വഴങ്ങുക. വഴങ്ങിയേ പറ്റൂ. അതിനോട് എതിർത്ത് കുതിരി നിന്നു കഴിഞ്ഞാലും പ്രകൃതി നിന്നെ അടിച്ചു തകർത്തും, നിന്നെ കൊണ്ടത് ചെയ്യും, യുദ്ധം ചെയ്തു തന്നെ തീരും. ത്യാഗം നിനക്ക് ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടത് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുകയാണ്. സംഹാരം സംഹാരകർത്താവും ഈശ്വരന്റെ ഈശ്വരൻ തന്നെ. സൃഷ്ടിയും പരിപാലനവും പോലെ ഇപ്പോൾ ഈശ്വരൻ കാലരൂപിയായി സംഹാര ദൗത്യത്തിലാണ്. അതിന് വഴങ്ങിയല്ലാതെ ഒരാൾക്കൊന്നും വരുത്തിയില്ല. അതുകൊണ്ട് ഘോരമാണ്, ഭീകരമാണ്, അഹിംസാത്മകമാണ് എന്നൊന്നും പറഞ്ഞ് യുദ്ധത്തെക്കുറിച്ച് നമ്മുടെ ലൗകിക ബുദ്ധി കൊണ്ട് ചിന്തിച്ച് വിഷമിച്ചിട്ടോ പിന്മാറിയിട്ടോ ഒരു കാര്യവുമില്ല. അലൗകിക ബുദ്ധിയെ സ്വീകരിക്കുക. ഈശ്വരന്റെ നിശ്ചയമാണ്, നീ അതിനോടൊപ്പം ചേരുക, അതിന് വഴങ്ങുക, അവിടെ നിന്റെ കർത്തവ്യത്തെ നല്ലവണ്ണം നിർവഹിക്കുക. അതിനും ഈശ്വരൻ നിശ്ചയമുണ്ട്. അതിനുവേണ്ട ശക്തിയും പൗരുഷവും അതെല്ലാം ഈശ്വരൻ നിശ്ചയമായി നിന്ന് വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിമിത്തമാത്രനായി നിന്ന് എന്നുവെച്ചാൽ ഒരിക്കലും നിന്റെ അഹങ്കാരത്തെ ആശ്രയിക്കാതെ നിന്നിൽ വന്നു ചേർന്ന കർമ്മത്തെ സ്വീകരിക്കുക. അത് ഏതാണോ, അത് ഘോരമായ തപസ്സായാലും ശരി, ഘോരമായ യുദ്ധമായാലും ശരി, രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഘോരമായ ഹിംസയായാലും ശരി, അതിപരിപാവനമായ അഹിംസയായാലും ശരി, നിന്നിൽ എന്താണോ വന്നു ചേരുന്നത് അത് നീ അനുസരിച്ചേ മതിയാവും. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഏറ്റവും യോഗ്യനും പരമപവിത്രനുമായിരിക്കുന്ന ഒരുവനും നീചകർമ്മങ്ങളിലേക്ക് പോകും. അങ്ങനെ എങ്ങനെ പോകുന്നു? ഏറ്റവും നീചനും പവിത്രമായ കർമ്മങ്ങളിലേക്ക് മടങ്ങി വരും. എന്തുകൊണ്ട് വരുന്നു? പറയോ, ഇത്രയും അറിവുള്ളയാൾ അങ്ങനെ പ്രവർത്തിച്ചല്ലോ. പറയും, ഈ മൂർഖന് ഇത് എങ്ങനെ തോന്നി? ഈ ഒരു നല്ല കാര്യം. രണ്ട് രീതിയിൽ നമ്മൾ പറയാറുണ്ട്, ആശ്ചര്യപ്പെടാറുണ്ട്. ആശ്ചര്യത്തിന് യാതൊരു പ്രസക്തിയില്ല. എന്തുകൊണ്ട്? എന്താണോ അവന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് അത് അവന് കൂടി പുറത്തു വന്നേ മതിയാകും. ഏതെങ്കിലും ഒരു കാലത്ത്, ഏതെങ്കിലും ഒരു ദേശത്ത് അത് കൽപ്പിച്ചിരിക്കുകയാണ്. അത് സംഭവിച്ചു തന്നെ തീരണം. അത് അർജുനെ ഓർമ്മിപ്പിക്കുകയാണ്, സർവത്ര കേവലം നിമിത്തമാത്രനായി തീരുക. വന്നു ചേരുന്നതിനെ വിവേകപൂർവം സ്വീകരിക്കുക, വിവേകപൂർവം തിരിക്കുക എന്നാ പറയുന്നതിന്റെ സാരി. അങ്ങനെ ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ, നീ സ്വധർമ്മത്തെ ചെയ്യണം, പരധർമ്മത്തെ ചെയ്യരുത്. അവിടെ വിവേകത്തിന് പ്രാധാന്യമുണ്ട്. ആ വിവേകപൂർവം, അതിനുവേണ്ട വിവേകത്തെ ആർജിച്ച് വിവേകപൂർവം ഗ്രഹിക്കേണ്ടതിനെ ഗ്രഹിക്കുക, ത്യജിക്കേണ്ടതിനെ ത്യജിക്കുക. പക്ഷെ അവിടെ സ്വയം മനസ്സിലാക്കുക, എന്താണോ താൻ കേവലം നിമിത്തമാത്രനാണ്, ഞാൻ ചെയ്യുകയല്ല, ഞാൻ ചെയ്യേണ്ടി വരികയാണ്, ഞാൻ ഈ കർമ്മത്തിന് വഴങ്ങുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നീ കുലനാശത്തെക്കുറിച്ചോ വർണ്ണസങ്കരത്തെക്കുറിച്ചോ, വർണ്ണസങ്കരത്തെക്കുറിച്ചെടുത്ത് വിശദമായി ആ പ്രശ്നത്തിന് സമാധാനം പറയും. ഇപ്പോൾ പ്രധാനമായും പറയുന്നത് കുലനാശത്തെക്കുറിച്ചാണ്. അവൻ പറഞ്ഞല്ലോ, ഇത് രക്തം പുരണ്ട അന്നം ഞാൻ ഭക്ഷിക്കേണ്ടി വരും, ഈ കുലത്തിന് നാശം വരും. അർജുനന്റെ ആശങ്കകളാണ്. കുലനാശം സംഭവിക്കേണ്ടതാണെങ്കിൽ സംഭവിച്ചു തന്നെ തീരണം. ലോകത്ത് എത്രയോ കുലങ്ങളുണ്ടായി, എത്രയോ വലിയ വലിയ രാജവംശങ്ങളുണ്ടായി. സൂര്യവംശം, ചന്ദ്രവംശം, പ്രബലമായ ഋഷിമാരിൽ നിന്ന് തുടങ്ങിയ വംശങ്ങൾ, രാജഋഷിമാരിൽ നിന്ന് തുടങ്ങിയ വംശങ്ങൾ, എല്ലാ വംശങ്ങളും നശിച്ചുപോയി. അപ്പോൾ കുലനാശം, കുലത്തെ നശിപ്പിക്കാതിരിക്കാൻ അർജുനൻ വിചാരിച്ച ഒന്നും നടക്കത്തില്ല. എന്തുകൊണ്ട്? നാശം പ്രകൃതിയുടെ നിയമമാണ്, ഈശ്വരന്റെ നിയമമാണ്, കാലത്തിന്റെ നിശ്ചയമാണത്. അത് നടക്കേണ്ട സമയത്ത് അത് നടന്നു തന്നെ തീരണം. അപ്പോൾ നമ്മുടെ ലൗകികമായ ഹിംസയും ലൗകികമായ സമാധാനവും എന്നുള്ള ബുദ്ധിയിലൂടെ, ആ ബുദ്ധിയിൽ നിന്നുകൊണ്ട് ഗീതയിൽ പറയുന്ന യുദ്ധത്തെയും സമാധാനത്തെയും ഒരിക്കലും കാണരുത്. ഇവിടെ പറയുന്നത് ഈശ്വരന്റെ അലൗകികമായ നിയമത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഈശ്വരൻ സംസാരിക്കുന്നു, അതാണ്. അത് പറഞ്ഞിട്ട് ബോധ്യപ്പെടാത്തതുകൊണ്ട് അർജുനന് കാണിച്ചു കൊടുത്തു, ഇങ്ങനെയാണ് സംഭവങ്ങൾ നടക്കുന്നത്, നാളെ നീ സംഭവിക്കും എന്ന് കരുതുന്നതെല്ലാം ഇന്നേ സംഭവിച്ചു കഴിഞ്ഞു. ജീവനെ സംബന്ധിച്ചിടത്തോളമാണ് നാളെ, ഈശ്വരനെ സംബന്ധിച്ച് നാളെ, എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്താണ്? നീ യുദ്ധം ചെയ്യൂ, കൊല്ലൂ, ശത്രുക്കളെ ജയിക്കൂ, രാജ്യത്തിൽ അനുഭവിക്കേണ്ട സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ചോളൂ, മറ്റൊന്നും ചിന്തിക്കണ്ട. അർജുനൻ പറഞ്ഞതുപോലെ തന്നെ അർജുനൻ പറഞ്ഞ് ആശങ്കിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിച്ചു, ഭഗവാൻ കൽപ്പിച്ചതുപോലെയും സംഭവിച്ചു. യുദ്ധം നടന്നു, അർജുനൻ അവരെയൊക്കെ കൊന്നു, ദീർഘകാലം സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുകയും ചെയ്തു. അവസാനം സ്വർഗാരോഹണം നടത്തിയെങ്കിലും അർജുനൻ ആശങ്കിച്ചത് ഭഗവാൻ പറഞ്ഞതുമല്ല സംഭവിച്ചു. അർജുന ആശങ്കിച്ച എന്താണ്? കുലനാശം. അത് സംഭവിച്ചു. വർണ്ണസങ്കരം, അത് സംഭവിച്ചു. കാരണം അതിനെയൊന്നും ഭഗവാൻ എതിർത്തില്ല, അതെല്ലാം യുദ്ധത്തിന്റെ ഭാഗം തന്നെ. അർജുനൻ വിചാരിച്ചത് ഇതൊക്കെ താൻ യുദ്ധം ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്ന, അവിടെയാണ് തെറ്റുപറ്റിയത്. അർജുനൻ ധരിച്ച എന്താണ്? താൻ യുദ്ധം ചെയ്താൽ ഇതൊക്കെ സംഭവിക്കും. പക്ഷെ ഭഗവാൻ പറയുന്ന എന്താണോ, ഇതെല്ലാം എന്റെ നിശ്ചയം കൊണ്ട് സംഭവിക്കുന്നതാണ്, നീ യുദ്ധം ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നതല്ല. രണ്ടും തമ്മിലെ വ്യത്യാസം, പൂർവപക്ഷവും സമാധാനവും തമ്മിലെ വ്യത്യാസം. ഭഗവാൻ അർജുനനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഇതാണ്, നീ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാണ്, പൂർണ്ണവും ശരിയല്ല. പക്ഷെ ആ ശരികളെല്ലാം എന്താണോ, നീ യുദ്ധം ചെയ്തുകൊണ്ട് വന്ന് ചേർന്നതല്ല, മറിച്ച് എന്റെ നിയമമാണത്, കാലത്തിന്റെ നിയമമാണ് നാശവും, അതുകൊണ്ടതൊക്കെ സംഭവിക്കുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. നിമിത്ത മാത്രനായി നിന്ന് ഇതിന്റെ ഒരു ഭാഗമായി തീരുക, അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് യുദ്ധമെന്നോ കൊല്ലല്ലെന്നോ ഒന്നും കേട്ടിട്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം എന്താണ്, ഇവിടെ പറയുന്ന യുദ്ധവും ഈ ഇവിടെ പറയുന്ന ഹിംസയെല്ലാം ഈശ്വരന്റെ യുദ്ധമാണ്. മനുഷ്യന്റെ യുദ്ധത്തെക്കുറിച്ചല്ല ഗീതി പറയുന്നു, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ ഗീതയിൽ മനുഷ്യൻ യുദ്ധം ചെയ്യുന്നേ ഇല്ല. ഗീതയിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഭഗവാൻ. അതേത് ഭഗവാനാണ്? വിഷ്ണുവാണോ ശിവനാണോ ബ്രഹ്മാവാണോ? അല്ല, കാലൻ. കാലനാകുന്ന ഭഗവാൻ ആണ് കാലം എന്ന് പറയുന്നത്. ആ കാലന്റെ യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അർജുനനോ? ഇപ്പൊ അർജുനൻ യുദ്ധം ചെയ്തിട്ടേ ഇല്ല. അർജുനൻ കേവലം നിമിത്തം മാത്രം, കേവലം നിമിത്തം മാത്രനായി അത് ചെയ്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് അർജുനൻ പറയുന്നത്, നഷ്ടവും മോഹ സ്മൃതി ലബ്ധ, ഞാനക്കാര്യം മറന്നിരുന്നു. എന്താണ് ഇതൊക്കെ? ഈശ്വര നിശ്ചയമാണ്, ഈശ്വരന്റെ അലംഘനീയമായ നിയമമാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇപ്പൊ എനിക്ക് സ്മൃതിയുണ്ടായി. മറന്നതിന് ഓർക്കുന്നതിനാണ് സ്മൃതി എന്ന് പറയുന്നത്. എന്താ അർജുനൻ അപ്പൊ നേരത്തെ അറിഞ്ഞിരുന്നു? തീർച്ചയായിട്ടും പറഞ്ഞല്ലോ, അർജുനൻ ശരിയായ രീതിയിൽ വൈദിക വിദ്യാഭ്യാസം ചെയ്ത ആളാണ്. നമ്മളെയൊക്കെ പോലെ തന്നെ എല്ലാം പഠിക്കുന്നു, അവസരം വരുമ്പോൾ മറന്നു പോകുന്നു. പിന്നെ അയ്യോ അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ച് പശ്ചാത്തപിക്കുന്നു, വീണ്ടും നേരെയാവാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. ഇത്രയൊക്കെ തന്നെയാണ് അർജുനന് സംഭവിക്കുന്നത്. അർജുനൻ ഈ കാര്യങ്ങളെല്ലാം ഇതിഹാസ പുരാണ ശാസ്ത്രങ്ങളെല്ലാം അർജുനൻ പഠിച്ചിട്ടുണ്ട്. ഗീത ഉൾപ്പെടെ അർജുനൻ പഠിച്ചിട്ടുണ്ട്. സീത പറയുന്നില്ല, ഞാൻ രാമായണം പലതും വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഇടപാട് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതുപോലെ അർജുനനും ഗീതയൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ചോദിക്കുക, അതിങ്ങനെ അത് പറയുന്നുണ്ട്. കാകഭൂഷണം പറയുന്നുണ്ട്. എന്താണ് ഗീത ഉപദേശം? ഞാൻ എത്രയോ തവണ കേട്ടിരിക്കുന്നു, 10-15 തവണ ഗീത അർജുനൻ ഭഗവാൻ ഉപദേശിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും അർജുനൻ ആദ്യമായിരിക്കില്ല ഗീത കേൾക്കുന്നത്. പക്ഷേ അവസ്ഥ നമ്മുടെ തന്നെ, മറന്നുപോയല്ല, എല്ലാം കേട്ടിരുന്നു. അതെപ്പോഴാണ് മറന്നു പോകുന്ന ആവശ്യം വരുമ്പോൾ, ഏത് സന്ദർഭത്തിലാണോ വിവേകം ഉപയോഗിക്കേണ്ടി വരുന്ന ആ സമയത്ത് വിവേകം നഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിവേകം തിരിച്ചു വരുമ്പോൾ പിന്നെ അതിന്റെ ആവശ്യവും കാണത്തില്ല, പിന്നെ പശ്ചാത്തപിക്കും. വേണ്ടായിരുന്നു, നോക്കാം, ഇനി അടുത്തവണ നോക്കാം. ശരിയോ? അത് തന്നെയാണ് ഇവിടെ അർജുനനും പറയുന്നു, ഇനി വീണ്ടും പറയുന്നു, ഇപ്പോഴും മറന്നു. നഷ്ടവുമോ സ്മൃതി ലബ്ധ എന്നൊക്കെ പറഞ്ഞു ബോധം വന്ന അർജുനൻ തന്നെ എന്താണോ പായലുള്ള കുളത്തിൽ കല്ലെടുത്തിട്ടെന്ന് പറയുന്നവർ, കല്ലം കൊണ്ട് താഴും, പായൽ വീണ്ടും പഴയ സ്ഥാനത്ത് വരും. അതുപോലെ തന്നെ അർജുനനും വീണ്ടും മറന്നു. യുദ്ധം ചെയ്യുമ്പോൾ അവിടെ അർജുനനും നമ്മൾ മഹാഭാരതം വായിച്ചു നോക്കും, ഒരു സമചിത്തതയില്ല, എല്ലാം അതിന് തൊട്ടു മുമ്പ് വരെ അത് ചെയ്യുന്നതിനുള്ള ഒരു സന്നദ്ധത ഉണ്ടാകുന്നതുവരെ ഉണ്ടായിരുന്നുള്ളത്. അത് കഴിയുമ്പോൾ അർജുനൻ വീണ്ടും പഴയ അർജുനനാവും. വീണ്ടും അത് കഴിയുമ്പോൾ വീണ്ടും അർജുനൻ വീണ്ടും ചിന്ത വരും, ഗീത ഉപദേശങ്ങൾ മനസ്സിലേക്ക് വീണ്ടും കടന്നു വരും. അതിങ്ങനെ മനസ്സിന്റെ സ്വഭാവമാണ്, അതൊരിക്കലും നേരെ പോകത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്താണ്, മനസ്സെപ്പോഴും ഒരേപോലെ ഇരിക്കുന്നു. കാരണം ഇവിടെയൊക്കെ പറയുന്നുണ്ടല്ലോ സമചിത്തത, സമാധാനം, സുഖദുഃഖങ്ങളിൽ ഒരുപോലെ ഇരിക്കുക, രാഗദ്വേഷങ്ങളിൽ ഒരുപോലെ ഇരിക്കുക, ജയപരാജയങ്ങളിൽ ഒരുപോലെ ഇരിക്കുക, ഇതൊക്കെ മനുഷ്യന്റെ ആഗ്രഹമാണ്. പക്ഷെ മനസ്സെപ്പോഴും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. മനസ്സിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇവിടെ അർജുനനും അതേ ഒരു അവസ്ഥയിൽ തന്നെ ഇപ്പോൾ ഒരു വെളിച്ചം വന്നു തൽക്കാലത്തേക്ക്. അവർ വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ അങ്ങേയറ്റത്തെ കൈയാണ് പ്രയോഗിച്ചത്, അവസാന കൈയും പ്രയോഗിച്ചു. അതാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. ഭീഷ്മ ദ്രോണാദികളും മരിക്കുന്നത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിമിത്തം മാത്രമാണ്, ഞാൻ അവരെയൊക്കെ കൊന്നിരിക്കുകയാണ്, കാലരൂപനായി ഞാൻ കൊന്നു. പിന്നെ വേറെടുത്ത് പറയും എന്താണ്, കം ഖാദേരി ഹന്തി കം, ആര് കൊല്ലുന്നു ആര് കൊല്ലിക്കുന്നു, ഞാൻ കൊല്ലിക്കുന്നതുമില്ല. അത് പറയുന്ന രീതിയിൽ നിന്നുകൊണ്ട്, തന്റെ പരമാത്മഭാവത്തിൽ നിന്നുകൊണ്ട് പറയുന്നു. പക്ഷെ കാലരൂപിയായി നിന്ന് കൊല്ലിക്കുകയാണ്, അത് വേറൊരു ഭാവത്തിന്. അങ്ങനെ ഈ ഭാഗത്തിലാണ് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണോ, ഈ ഭാഗം പറയുമ്പോഴാണ് അർജുനന്റെ സംശയം മാറുന്നത്. അതുകൊണ്ട് ചില ഗീതാ വ്യാഖ്യാതാക്കൾ പറയുന്നത് അർജുനനെ വിശ്വരൂപ ദർശനത്തോടുകൂടി ഗീത ഉപദേശം തീർന്നു എന്നാണ്. ഭഗവത്ഗീത ഭഗവാന്റെ ഉപദേശം ഈ 11 അധ്യായത്തോടുകൂടി തീർന്നു എന്നാണ് എല്ലാം പറഞ്ഞു. കാരണം അനന്യഭക്തിയെ കുറിച്ച് പറഞ്ഞ അവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഗീതയൊന്നും ഉപദേശിച്ചിട്ടില്ല. പിന്നെ ബാക്കി വന്നതോ അതൊക്കെ ഉപദേശങ്ങൾ എഴുതി ചേർത്താണെന്നാണ്, ആരുമൊക്കെ എഴുതി ചേർത്ത് അങ്ങനെയും പറയുന്നുണ്ട്. കാരണം അങ്ങനെ പറയുന്നതിന് കാരണം ഈ ഭാഗം അത്രയും പ്രാധാന്യമുള്ളതായതുകൊണ്ട്, ഈ അലൗകികമായ ദർശനമാണ് അർജുനന്റെ മോഹത്തെ ഇല്ലാതാക്കിയത്, അർജുനനെ യുദ്ധത്തിന് തയ്യാറാക്കിയത്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു. പിന്നെ ചർച്ച വരുന്നത് ഗീതാ തത്വമാണെങ്കിൽ അതെന്താണോ, അത് താത്വികമായ വിഷയങ്ങളിൽ അർജുനന്റെ സംശയങ്ങൾക്ക് ഭഗവാൻ മറുപടി പറയുകയാണ്. അർജുനന്റെ യുദ്ധത്തെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഇവിടെ തീർന്നെങ്കിലും ഇവിടെ ഭഗവാൻ പല വിഷയങ്ങളെക്കുറിച്ചും പറഞ്ഞു. യുദ്ധത്തെക്കുറിച്ച് മാത്രമല്ല, ആത്മതത്വത്തെക്കുറിച്ച് പറഞ്ഞു, പലതരത്തിലുള്ള സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞു, കർമ്മത്തെക്കുറിച്ച്, കർമ്മത്യാഗത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. ആ വിഷയങ്ങളിൽ വീണ്ടും വരുന്ന ജ്ഞാനത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചുമുള്ള സംശയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഉപദേശിച്ചു. അങ്ങനെ ചിലർ വ്യാഖ്യാനിക്കുന്നു. എന്തായാലും ഇതാണ് ഗീതയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഭാഗം. അതുകൊണ്ടെന്താണ്, ഈ യുദ്ധത്തിൽ ശത്രുക്കളെ നീ ജയിക്കുക, കൊല്ലുക, യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനവിയോധവീരാൻ മയാ ഹതാംസ്ത്വം ജഹിമാം യഥിഷ്ഠ യുദ്ധേശ്വ ജേതാസി രണേ സപത്നാൻ. സഞ്ജയ് ഉവാച, ഏതത് ശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജനിർമേപമാനക്കിരീടി നമസ്കൃത്വാ ഭൂയൈവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത ഭീത പ്രണമ്യ. ഏതത് ശ്രുത്വാ വചനം കേശവസ്യ. ഭഗവാന്റെ അടുത്ത് പറയും എന്താണോ, നടക്കുന്ന സംഭവങ്ങളല്ലാതെ എല്ലാം നീയല്ലാതെ മറ്റൊരു മനുഷ്യനും കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താണ്, ഈ നടക്കുന്ന സർവ്വസംഭവങ്ങളും വ്യാസം കാണുന്നു, സഞ്ജയനും കാണുന്നുണ്ട് വ്യാസന്റെ അനുഗ്രഹം കൊണ്ട്. അതങ്ങനെ വ്യാസസ്തു ഭഗവാൻ സ്വയം. വ്യാസൻ എന്ന് പറയുന്നത് എന്താണ്, ഭഗവാൻ തന്നെയാണ്. ഇവിടെ വാസുദേവനായി നിൽക്കുന്നു, മറ്റൊരിടത്ത് വ്യാസനായി നിൽക്കുന്നു. അപ്പോൾ വാസുദേവനായി നിന്നുകൊണ്ട് പറഞ്ഞു എന്താണ് ഇത് വേറെ ആരും കേട്ടിട്ടില്ലെന്ന്. പക്ഷെ വ്യാസനായി നിന്നുകൊണ്ട് അത് കേൾക്കുന്നുണ്ട്. സഞ്ജയനോടും പറഞ്ഞു നീയും കേട്ടോ, കാരണം ഇത് ആവശ്യമുണ്ട്. പിൽക്കാലത്ത് മറ്റുള്ളവരറിയണമല്ലോ, അർജുനൻ മാത്രം കേട്ടു കഴിഞ്ഞാൽ അതറിയത്തില്ല. അതുകൊണ്ട് രഹസ്യമായി കേട്ടു ഈ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് ഭഗവാൻ അറിയാതെ ഇത് ചോർത്തിയെടുത്താണോ? അങ്ങനെയല്ല, ഭഗവാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വ്യാസരൂപിയായ ഭഗവാൻ എന്റെ അനുഗ്രഹം കൊണ്ട് സഞ്ജയനും പറയുകയാണ്, ഇതെല്ലാം കേട്ടു. ഇതെല്ലാം കേട്ടതിന് ശേഷം പൂർവ്വത്തം കൃതാഞ്ചരിഹി വീണ്ടും അർജുനന് പിന്നെ ഇതിന് സമാധാനം ഒന്നും പറയാൻ പറ്റില്ല. അർജുനന്റെ ആ യുദ്ധത്തെക്കുറിച്ചുള്ള മോഹമെല്ലാം ദൂരീകരിച്ച് തൽക്കാലത്തേക്ക് പിന്നെന്താണ് കൃതാഞ്ജലിയോടുകൂടി തൊഴുകയല്ലാതെ വേറെ സന്മേപമാനഹ കമ്പമാനഹ ധീര ശൂരപരാക്രമിയായ അർജുനൻ ഇവിടെ വിറയ്ക്കുകയാണ്. വിറയ്ക്കാന്ന് വെച്ചാൽ എന്താണ്? അർജുനന്റെ അഹന്ത അവിടെ നശിച്ച് പൂർണ്ണമായി. ഭഗവാൻ അടിയറവ് പറഞ്ഞു, തന്റെ ശക്തിയും പരാക്രമവും എല്ലാം പരമശിവനോട് പോലും എതിരിട്ട് യുദ്ധം ചെയ്ത ആള് ഒരിടത്തും വിറയ്ക്കാത്ത ആളാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ഭഗവാന്റെ മായാമയമായ ആ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ വിറച്ചു തുടങ്ങി. കിരീടി നമസ്കൃത്വ നമസ്കരിച്ചിട്ട് ഭൂയഹ പുനരൈവാഹ ഉക്തവാൻ കൃഷ്ണൻ വീണ്ടും വീണ്ടും കൃഷ്ണനോട് പറഞ്ഞു. കിരീടി എന്നൊക്കെ ഉള്ളതിന് പലരും അവരുടെ ഭാവനാവിലാസങ്ങളനുസരിച്ച് പലതും വ്യാഖ്യാനിക്കുന്നുണ്ട്. കിരീടം രാജാവ് ധരിക്കുന്നതാണ്, രാജാവ് ഇരിക്കുന്നത് ആളുടെ മുമ്പിലും കുനിക്കാറില്ല, പക്ഷേ ഭഗവാന്റെ പാദങ്ങളിൽ ആ കിരീടം സ്പർശിക്കുന്നു, തല കുനിക്കുന്നു. അതോർമ്പിക്കുകയാണ് ഉദ്ധതനായ അർജുനൻ എന്ത് ചെയ്യുന്നു? തന്റെ ശിരസ് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുകയാണ്. അപ്പോൾ ആ കിരീടത്തിൽ ആ പാദരേണുക്കൾ പതിക്കുന്നുണ്ട്. ഇത് ഭക്തന്മാരങ്ങനെയൊക്കെ ഭക്തവ്യാഖ്യാതാക്കൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതാണ് ഇവിടെ വ്യാസൻ പ്രത്യേകിച്ച് കിരീടി എന്ന ശബ്ദം തന്നെ പ്രയോഗിച്ചത്. നമസ്കരിക്കുക, കൃതാഞ്ജലി എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് തൊഴുക. കിരീടി എന്ന് പറയുന്നത് എന്താണ്? സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കൃത്വ ഭൂയഹ പുനരൈവാഹ ഉക്തവാൻ വീണ്ടും പറഞ്ഞു കൃഷ്ണൻ. കൃഷ്ണനോട് സഗദ്ഗതം, സർവശക്തിയും ചോർന്നു പോകുമ്പോഴാണ് ഗദ്ഗതം വരുന്നത്. ധൈര്യമുള്ളപ്പോൾ ആരും കരയാറില്ല, ധൈര്യം ചോർന്നു പോകുമ്പോഴാണ് കരയുന്നത്. ഇതെന്താണ്? ഭയം കൊണ്ടും ഭക്തി കൊണ്ടും എല്ലാം കൊണ്ടാണ്, സന്തോഷമുണ്ട്. അടുത്ത് പറയും, അതും പറയുന്നുണ്ട്. എന്താണ് അർജുന? ഇതിനിടയ്ക്ക് സന്തോഷവുമുണ്ട്, ഭയം മാത്രമല്ല. അർജുനന്റെ പറഞ്ഞു, എനിക്ക് ആ രൂപം ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഇതാ കണ്ടോ എന്ന് പറഞ്ഞിട്ട് തന്നെ കാണിച്ചോളൂ. അപ്പൊ തന്റെ ആഗ്രഹം സാധിച്ചതിനുള്ള ആനന്ദമുണ്ട്, ഭയമുണ്ട്, ഭക്തിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതടുത്ത് പറയും. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്? ഭയാവിഷ്ടസ്യ ദുഃഖാഭിഘാത, ഭയന്നു പോയി. ഭയം വന്നു കഴിഞ്ഞാൽ ദുഃഖം വരും. സ്നേഹാവിഷ്ടസ്യ, അതും പറയുന്നുണ്ട്, ഭഗവാനുള്ള ഭക്തിയും വന്നു. ഹർഷോദ്ഭവ, അതുകൊണ്ട് ആനന്ദവും വരുന്നു. രണ്ടും വന്നു. ഭഗവാനത്തിനെയും കാരുണ്യം എന്നോട് കാണിച്ചുള്ളൂ എന്നുള്ള ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ഭക്തിയും ഉണ്ടായി. കാരണം പറഞ്ഞല്ലോ, ഇത് മറ്റാരും കാണാത്തതായ ഒരു രൂപത്തെ താൻ ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് കാണിച്ചു തന്നു. ഈ രഹസ്യത്തെ, പ്രപഞ്ചത്തിന്റെ രഹസ്യത്തെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നാടകമാണ്, അതിൽ നിന്റെ ഭാഗം മാത്രം നീ ചെയ്താൽ മതി എന്ന് കാണിച്ചു കൊടുത്തു. നാടകമാണ് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും, പക്ഷെ നമുക്കൊരിക്കലും നമ്മൾ നടുകയാണെന്ന് ബോധ്യം വരത്തില്ല. ഇവിടെ അർജുനനത് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പൊ അതിന്റെ അതുകൊണ്ടുണ്ടായ സ്നേഹ ആവേശം, ഭഗവാനോടുണ്ടായ പ്രേമഭക്തി, അതുകൊണ്ടുള്ള ഹർഷം, ആനന്ദം, അശ്രുപൂർണ്ണ നേത്രത്വ സതി, കണ്ണുകൾ നിറഞ്ഞു, ഭയം കൊണ്ടും നിറയും, സ്നേഹം കൊണ്ടും നിറയും, ഭക്തി കൊണ്ടും നിറയും. അങ്ങനെ കണ്ണുകൾ നിറഞ്ഞു. ശ്ലേഷ്മണാ കണ്ടാവരോധ, അതുകൊണ്ട് ശ്ലേഷ്മം കൊണ്ട് തൊണ്ടയിടറി. അതെല്ലാം മനസ്സിന് പ്രത്യേകമായ അവസ്ഥാവിശേഷങ്ങളുണ്ടാകുമ്പോൾ ഭയം, ലജ്ജ, കാമം, തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരം അതിനനുസരിച്ചുള്ള രസങ്ങളെ പുറപ്പെടുവിക്കുന്നു. കണ്ണുനീര് വരുന്നു, തൊണ്ടയിടത്തക്ക രീതിയിൽ തൊണ്ടയിൽ കഫം വരുന്നു, മനസ്സിന്റെ വികാരങ്ങൾ, ശരീരങ്ങളിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ. ഇവിടെ ഭക്തിയും സ്നേഹവും കൊണ്ട് ഇത്തരം ഒരവസ്ഥയിലേക്ക്, ഭയവും എല്ലാം കൊണ്ട്, തദശ്ച വാച്ചു അപാഠവും മന്ദശബ്ദത്വം, വാക്കിന്റെ സാമർഥ്യം, എല്ലാ സാമർഥ്യവും നശിക്കുന്നു. കേൾക്കുക മാത്രം, ഭഗവാൻ പറയുന്നത് മാത്രം കേൾക്കുന്നു. തനിക്ക് പറയുന്നതിനുള്ള സാമർഥ്യം തന്റെ വാക്കിന്റെ സാമർഥ്യം, കാരണം അഹന്തയുടെ ബലത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. നല്ല ആവേശപൂർവ്വം നമ്മൾ പ്രസംഗിക്കുന്നു ഘോരഘോരം, അതൊക്കെ അഹന്തയെ ആശ്രയിച്ചിട്ടാണ്. നല്ലൊരു പനി വന്നിരിക്കട്ടെ, പിന്നെ സ്വാമിയുടെ വാചക കസരത്തൊന്നും കാണാൻ പറ്റത്തില്ല. വെറും ഭാവത്താനായി എവിടെയെങ്കിലും ചുരുണ്ടുകൂടിയിരിക്കും. വാച്ചു അപാഠവും, എന്താണ് അവിടെ അഹന്ത നശിച്ചു. ശരീരത്തിന് അവശത വന്നാലും അഹന്ത നശിക്കും, മനസ്സിന് അവശത വന്നാലും അഹന്ത നശിക്കും, മനസ്സിന് ഒരുപാട് നന്മകൾ വന്നാലും നശിക്കും. ഇവിടെ അർജുനൻ എന്താണ്, ഒരുപാട് നന്മകൾ വന്നു, അഹന്ത നശിച്ചു, വാക്കിന് ശക്തിയില്ലാതെ വന്നു, മന്ദശബ്ദത്വം, ഗദ്ഗദ, അതാണ് ഗദ്ഗദനായെന്ന് പറയുന്നു. പൂർണമായും എന്താണ്, പരന്തവനായ അർജുനൻ ഇവിടെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. തേന സഹവർത്തതയിരി സഗദ്ഗതം വചനമാഹ. ഇപ്പൊ അർജുനൻ കണ്ട വെറും ഒരു പാവത്താനായിട്ട് പോകുന്നു. വചനക്രിയാവിശേഷണമേത, അർജുനന്റെ ആ സംഭാഷണത്തെ സഞ്ജയൻ വിശേഷിപ്പിക്കുകയാണ്. എത്ര പാവം അർജുനൻ, എത്ര മര്യാദക്കാരനായി. നേരത്തെ ഭഗവാന്റെ മുമ്പിൽ എന്തൊക്കെ ന്യായവാദങ്ങളാണ് ഉന്നയിച്ചത്, എന്തൊക്കെ താർക്കിക ബുദ്ധിയാണ്, അതുകൂടെ ഒന്ന് ചിന്തിക്കണം. ഈ സമയത്ത് ഭഗവാന്റെ നിശ്ചയത്തിനെതിരായി, ഭഗവാന്റെ നിശ്ചയമാണല്ലോ യുദ്ധം, ആ യുദ്ധത്തിനെതിരായിട്ട് ഭഗവാൻ എന്തൊക്കെ തർക്കവാദങ്ങളാണ് ഉന്നയിച്ചത്, ഘോരഘോരം പ്രസംഗിച്ച ആള് ഇപ്പോ പഞ്ചഗുച്ഛമടക്കി ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് ശബ്ദം പോലും പൊങ്ങാതെ നിൽക്കുകയാണ്. ഭീത ഭീത, ഭയന്ന് ഭയന്ന്, പുനഃ പുനഃ ഭയാവിഷ്ട ചെയ്ത, ഭയം നിറഞ്ഞ മനസ്സ്, മനസ്സിന് ഭയം മാത്രമേ ഉള്ളൂ. സൻ പ്രണമ്യ, പ്രണമിച്ചിട്ട് കൈകൊണ്ടും കാലുകൊണ്ടും മുമ്പിലും പിറകിലും എല്ലാം നമസ്കരിച്ചിട്ടെന്ന് അടുത്ത് പറയും. നമസ്കരിക്കുന്നുണ്ട് അർജുനൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ മുമ്പിൽ തൊഴാം, പിറകി തൊഴാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയാ മതി. പ്രഹീഭൂത്വ, വിനയാന്യുതനായി ഒടിഞ്ഞു മടങ്ങി നടത്തും. അർജുനൻ എന്ന് വെച്ചാൽ നല്ല തലയെടുപ്പും നെഞ്ചി വിരുവൊക്കെ ഉള്ള ആളാണ്. അയാളൊന്ന് ഒടിഞ്ഞു മടങ്ങി ഒരാളുടെ മുമ്പ് കിടക്കുന്നെന്ന് ആലോചിച്ചു നോക്കി. പ്രഹീഭൂത്വ, അതിനാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ചിക്കൻഗുനിയ പിടിച്ചതുപോലെ ആ ഒരവസ്ഥയിൽ ഒടിഞ്ഞു മടങ്ങി വേദനിച്ച് ആഹ പറയുകയാണ്. അത് സഞ്ജയം വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മളെ ഒരു അഹന്തയൊക്കെ നശിക്കുന്ന ആ സന്ദർഭങ്ങളിലൊക്കെയാണ്. നല്ല പനിയും ജ്വരവുമൊക്കെ വരുമ്പോഴാണ് ഒരുവിധം മര്യാദ വരുന്നത്. പക്ഷെ അത് മാറുമ്പോൾ വീണ്ടും പഴയതുപോലെയാവും. അത്ര അവസരെ സഞ്ജയ വചനം സാഭിപ്രായവും കഥം. ഇവിടെ അർജുനൻ പറയുന്ന, ഇവിടെ സഞ്ജയൻ പറയുന്ന കാര്യം പറയുന്നതിന് ചില കഴമ്പുകളുണ്ടെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്താണ്, ദ്രോണാദിഷു അർജുനേന നിഹതേഷു അജയേഷു ചതുഷു നിരാശ്രയോ ദുര്യോധനോ നിഹദേവീതി മത്വ ധൃതരാഷ്ട്രോ ജയം പ്രതി നിരാശ്രസൻ സന്ധിങ്കരിഷ്യതി തഥ ശാന്തിരുഭേഷാം ഭോഷ്യതി തദവിന അശ്രൗഷി ധൃതരാഷ്ട്രോ ഭവിതവ്യവശാത്. സഞ്ജയൻ ഇവിടെ പറയുന്നതിന് ചില കഴമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്, ദ്രോണാദിഷു അർജുനേന നിഹതേഷു അജേഷു ചതുർഷു. അർജുനൻ കൊല്ലുന്നു ഈ നാലു പേര്. ആർക്കും കൊല്ലാൻ കഴിയാത്തവരാണ് നേരത്തെ പേരെടുത്ത് പറഞ്ഞ നാലു പേരും. ഇങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ നിരാശ്രയോ ദുര്യോധന, കാരണം സഞ്ജയൻ ഇതൊക്കെ ആരോടാ പറയുന്നത്? ധൃതരാഷ്ട്രോട് പറയുകയാണ്. ധൃതരാഷ്ട്രതെല്ലാം സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിരാശ്രയനായ ദുര്യോധനൻ നിഹിതയവേ ചത്തുകഴിഞ്ഞു. ഇനി ദുര്യോധനന്റെ കാര്യത്തിൽ എന്താ? ദുര്യോധനൻ വീരപരാക്രമിയാണെങ്കിലും ദുര്യോധനന്റെ ബലം ഇവരുടെയൊക്കെ ബലമാണ്. ഈ നാലു പേരും മരിച്ചു കഴിഞ്ഞാൽ ദുര്യോധനനും മരിച്ചതിന് സമമായി. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, ഭഗവാൻ ഇവിടെ പറഞ്ഞതുമില്ല. ഈ സന്ദർഭങ്ങളിലെങ്കിലും മത്വ ധൃതരാഷ്ട്രോ ജയം പ്രതി നിരാശസൻ, ഇനിയെങ്കിലും, ഇനിയെന്ന് പറയുമ്പോൾ ഇത് പറയുമ്പോൾ യുദ്ധം പകുതി കഴിഞ്ഞു, അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഭാഷ്യകാരം പറയുന്നത്. അതേ ഓർക്കാതെ പറഞ്ഞു, ധൃതരാഷ്ട്രോ ജയം പ്രതി നിരാശസൻ, ധൃതരാഷ്ട്രം ഇനിയെങ്കിലും, ഇനി വിജയത്തിന് യാതൊരു സാധ്യതയും ഇല്ല എന്ന് കരുതി ഒരുപക്ഷെ സന്ധിക്ക് ശ്രമിച്ചാലും ഇനിയും സന്ധിക്കൊരു ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ദിവസം യുദ്ധം ചെയ്യാതിരുന്നാൽ മതി. ഭീഷ്മർ യുദ്ധക്കളത്തിൽ വീണ് കിടക്കുമ്പോൾ അന്നേ ദിവസം സന്ധിക്കാണ് ഈ വർത്തമാനമെല്ലാം നടക്കുന്നത്. പത്ത് ദിവസം കഴിഞ്ഞു, അടുത്ത ദിവസം വീണ്ടും അടുത്തൊരു സേനാധിപന്റെ നേതൃത്വത്തിൽ ദുര്യോധനൻ യുദ്ധത്തിന് തയ്യാറാകും. ഇത്രയും കാര്യങ്ങൾ ധൃതരാഷ്ട്രക്ക് വ്യക്തമായ സ്ഥിതിക്ക്, ധൃതരാഷ്ട്രൻ വീണ്ടും ഒരു സന്ധിക്ക് തയ്യാറായാലും അന്ന് ധൃതരാഷ്ട്രൻ ബോധ്യപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് സഞ്ജയൻ ധൃതരാഷ്ട്രോട് ഇതിങ്ങനെ തെളിച്ചു പറയുന്നതെന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലോ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ, നമ്മുടെ ലൗകിക ബുദ്ധിയിൽ തോന്നുന്ന പോലെ തന്നെ ശാന്തി ഉഭയേഷം ഭവിഷ്യതി, രണ്ടു കൂട്ടർക്ക് ശാന്തി വരും. യുദ്ധം അവസാനിച്ചു, രണ്ടുപേരും ഒരു കരാറിൽ ഒപ്പിട്ട് രാജ്യമൊക്കെ പകുത്തെടുത്ത് രണ്ടുപേരും മര്യാദയ്ക്ക് കഴിയും, സമാധാനത്തോടെ കഴിയും. അതിനെന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാകുമോ എന്ന് കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷേ സഞ്ജയൻ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ തെളിച്ചു. കാരണം ഇത് വേറെ ആരും കേട്ടിട്ടുമില്ല, പറഞ്ഞിട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും കേൾപ്പിച്ചില്ലേ? ഇപ്പം അറിയാത്ത ആരുമില്ല, നമ്മൾ പോലും അറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന് സഞ്ജയൻ ഒരു സമാധാനത്തെ ആഗ്രഹിച്ചിട്ടായിരിക്കും പറയുന്നത്. തദവി ന അശ്രൂഷി ധൃതരാഷ്ട്രവും, പക്ഷേ ധൃതരാഷ്ട്രർക്ക് അപ്പോഴും മനസ്സ് വന്നില്ല. ധൃതരാഷ്ട്രം ഇത്രയൊക്കെ തെളിച്ച് പറഞ്ഞിട്ടും അങ്ങനെ ഒരു ചിന്ത ധൃതരാഷ്ട്രക്ക് പോയില്ല. എന്നാൽ ഇനിയും സമാധാനം ആകാമെന്ന്. എന്തുകൊണ്ട്? ഭവിതവ്യവശാ വിധിവശാ, നടക്കേണ്ടത് നടന്ന് തന്നെ തീരണം. ധൃതരാഷ്ട്രയോ ദുര്യോധനയോ പാഞ്ചാലിയോ ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. സംഭവിക്കേണ്ടത് ഭവിതവ്യം, അത് സംഭവിച്ചു തന്നെ തീരും. അതുകൊണ്ട് ഇത് സന്ധിയില്ലാത്ത യുദ്ധമാണ്. നമ്മൾ കരുതുന്ന ഒരു ശാന്തി അത് നടക്കേണ്ടതാണെങ്കിലേ നടക്കും. അതുകൊണ്ടല്ലേ മഹാഭാരത യുദ്ധം കഴിഞ്ഞു, അന്നും ഇങ്ങനെ ശാന്തിയെക്കുറിച്ച് പലരും പറഞ്ഞു. യുദ്ധത്തിന്റെ വിനാശം കണ്ടിട്ട് പിന്നീട് മഹർഷിമാരൊക്കെ ആലോചിച്ച് ഇനിയിലോ ഇങ്ങനെ ഒരു യുദ്ധം വരാൻ പാടില്ല, ലോകത്ത് സമാധാനം വരണം. പിന്നീട് എത്രയോ മനുഷ്യരിങ്ങനെ ചിന്തിച്ചു, പക്ഷെ യുദ്ധം നിന്നിട്ടുണ്ടോ? അപ്പൊ യുദ്ധം ഇങ്ങനെ അനുസ്യൂതമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി മനുഷ്യൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്ത് യുദ്ധവും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നടക്കുന്നു ഭീഷണമായ ഹിംസയും കൊലയും എല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് ഇന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? യുദ്ധം വേണമെന്നല്ല, സമാധാനം വേണ്ടെന്നുമല്ല. ഭവിതവ്യം ഭവേത്, എന്താണോ ജഗന്നിയന്താവ് നിശ്ചയിച്ചിരിക്കുന്നത് അത് സംഭവിക്കും. സമാധാനം നിശ്ചയിക്കുമ്പോൾ അത് സംഭവിക്കും, യുദ്ധം നിശ്ചയിക്കുമ്പോൾ അത് സംഭവിക്കും. എന്തുകൊണ്ട്? അത് മൂന്നും ഈശ്വരകൃത്യമാണ്, സൃഷ്ടിസ്ഥിതി സംഭാരം. നമ്മൾ ആഗ്രഹിക്കുന്നതാണ് എന്ത്? സംഹാരത്തെ ഒഴിവാക്കാൻ, കാരണം നമുക്ക് ശാന്തി വേണം. ഈശ്വരനാണെങ്കിലോ ഈശ്വരന്റെ കൃത്യമായിട്ട് എടുത്തിരിക്കുകയാണ് സംഹാരം. പിന്നെ എങ്ങനെ നമ്മൾ മാത്രം ആഗ്രഹിച്ച അവിടെ ശാന്തി വരും, സമാധാനം വരും? ഈശ്വരൻ ആ പണി നിർത്തണം സംഹാരം. ഈശ്വരൻ നിർത്താൻ നോക്കില്ല, എന്തുകൊണ്ട്? സൃഷ്ടിച്ചു പോയില്ലേ? സൃഷ്ടി എന്ന് പറയുന്ന കർമ്മം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സംഹരിക്കാതെ എന്ത് ചെയ്യും? സംഹരിച്ചേ തീരും. അതുകൊണ്ട് നമ്മുടെ സമാധാന ചിന്തകൾ നല്ലത് തന്നെ, നമ്മുടെ മനസ്സിനെങ്കിലും സമാധാനം ഉണ്ടായിരിക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ അതുകൊണ്ട് നമുക്ക് അശാന്തി ഒഴിവാക്കാൻ പറ്റത്തില്ല, യുദ്ധത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല. യുദ്ധത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷേ യുദ്ധം വരേണ്ട സമയത്ത് വന്നോളും. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ ഭാഷ്യകാരൻ എടുത്തു പറയുന്നത് ഭവിതവ്യവശാ വിധിവശാ, ഈശ്വര നിശ്ചയമനുസരിച്ച് അത് സംഭവിക്കുന്നു. അത് ഈ സമയം മാത്രമല്ല, അവസാനം ദുര്യോധനൻ വീഴുന്ന സമയത്തും എന്തുകൊണ്ട് നമുക്കതിന് ശേഷം ദുര്യോധനൻ മീന് കിടക്കുമ്പോഴും കൂട്ടുകാരനാണ് എന്നാലോചിച്ച് എന്തുകൊണ്ട് നമുക്കൊരു സന്ധി ചെയ്താലെന്താ പറഞ്ഞു? ഒരു കാരണവശാലും സാധ്യമല്ല. എന്തുകൊണ്ട് ദുര്യോധനൻ അങ്ങനെ പറഞ്ഞു? അത് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുകയാണ്, ഒരു സമ്പൂർണ്ണ നാശം അത് സംഭവിച്ചേ തീരൂ. അതുപോലെ നമ്മൾക്ക് സമാധാനത്തെക്കുറിച്ചും ശാന്തിയെക്കുറിച്ചും ഒക്കെ ഉള്ള ചിന്തയെന്ന് പറയുന്നതിന് നമ്മുടെ ഒരു സ്വാർത്ഥത എന്താണ്? നമ്മൾ കുറച്ച് മനുഷ്യർ ഇവിടെ സ്വസ്ഥമായും സമാധാനമായിട്ടും ജീവിക്കുന്നു എന്നുള്ളതാണ്. ഈശ്വരനാണെങ്കിലോ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സംഹാരം നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്. മനുഷ്യരുടെ മാത്രമല്ല, സമ്പൂർണ്ണ ചരാചരങ്ങളുടെയും പഞ്ചഭൂതങ്ങളുടെയും നാശം അത് നേരത്തെ തന്നെ കുറിച്ചിട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉറപ്പായിരിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യൻ അവന്റെ സ്വാർത്ഥത കൊണ്ട് നമ്മുടെ സമാധാനത്തെക്കുറിച്ച് ശാന്തിയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നത്. ആത്യന്തികമായ ഈശ്വര നിയമത്തിൽ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ശാന്തിയെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും ഇത്രേ പറയാനുള്ളൂ. എന്താണ് ഈശ്വര നിശ്ചയമായി ഉള്ള ശാന്തി? അത് എന്നും ഉണ്ടായിരിക്കും. ഈശ്വര നിശ്ചയമായി വരുന്ന സംഹാരം, യുദ്ധം, അതും എന്നും ഉണ്ടായിരിക്കും ലോകത്ത്. കാരണം ഇത് ദ്വന്ദ്വാത്മകമാണ്, ഇതിങ്ങനെ തന്നെ പോകും. അപ്പോൾ കുറേ പേര് യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കും, കുറേ പേര് സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കും. ലോക സ്വഭാവമാണ് ഇത്. ഈശ്വര തത്വത്തെ അറിയുന്നവൻ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും പ്രതീക്ഷിക്കുന്നില്ല. അവൻ യുദ്ധത്തെയും ആഗ്രഹിക്കുന്നില്ല, അവൻ ലൗകികമായ സമാധാനത്തെയും ആഗ്രഹിക്കുന്നില്ല. ഒരു ദ്വന്ദ്വങ്ങളെയും ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ അവൻ സമത്വത്തിൽ നിൽക്കുന്നു, രണ്ടിനും അപ്പുറമുള്ള നിലയിൽ നിൽക്കുന്നു. ഈശ്വര നിശ്ചയമായി എന്ത് തന്നെ സംഭവിച്ചോട്ടെ അതിലവൻ കുലുങ്ങുന്നില്ല. അവൻ ധർമ്മത്തിന്റെ ഭാഗത്തും നന്മയുടെ ഭാഗത്തും നിൽക്കാം, പക്ഷേ പരമാർത്ഥത്തിൽ അവന്റെ നില എന്താണ്? സമത്വം യോഗിച്ചത് അവൻ സമത്വത്തിൽ നിൽക്കുന്നു. ഭഗവാൻ പോലും അപ്പോൾ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കരുതെന്നാണോ? അല്ല, ഭഗവാൻ വീണ്ടും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. യുദ്ധത്തെ ഒഴിവാക്കാനും സമാധാനത്തിന് വേണ്ടിയും പ്രവർത്തിച്ചു. സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കരുതെന്നോ സമാധാനത്തിന് വേണ്ടി സംസാരിക്കരുതെന്നോ അല്ല. അതൊക്കെ ആകാം, പക്ഷേ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സംസാരവും ഒന്നുമായി അനുസരിച്ചായിരിക്കില്ല ഇവിടെ സംഭവിക്കുന്നത്. സംഭവിക്കുന്നത് എന്തായിരിക്കും? ഈശ്വര നിശ്ചയമനുസരിച്ചായിരിക്കും. അതുകൊണ്ട് സമാധാനത്തിനും ഒക്കെ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? അതെല്ലാം നമ്മുടെ സമത്വത്തിന് ഉപകരിക്കണം എന്നാൽ അത് സമാധാനമായി. നമ്മുടെ സമത്വത്തിന് അത് ഉപകരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഒരു സമാധാനവും ഒരിടത്തും ഉണ്ടാകത്തില്ല. അപ്പം നമ്മുടെ സമത്വമാണ് പ്രധാനമായ സമാധാനമല്ല, ബാഹ്യമായിട്ടുള്ള ലൗകികമായ ശാന്തിയല്ല. സമാധാനം എന്ന് പറയുന്നത് എന്താണ്? ആന്തരികമായ ശാന്തിയാണ് ഇവിടെ പറഞ്ഞ സമത്വം. ബാഹ്യമായി ലോകത്തെ സമനിരപ്പാക്കി വയ്ക്കുകയല്ല, എൻ്റെ ഉള്ളിൽ വരുന്ന ശാന്തിയാണ് മുഖ്യം. അതിന് സഹായകമായി ബാഹ്യശാന്തി നിൽക്കുമെങ്കിൽ നല്ലത്. ഇനി ബാഹ്യമായി അശാന്തിയാണെങ്കിലും, യുദ്ധമാണെങ്കിലും സംഹാരമാണെങ്കിലും, ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്നത് എന്താണ്? നീ ഉള്ളുകൊണ്ട് ശാന്തനായിക്കൊള്ളു. ചിലപ്പോൾ നിന്റെ ഇച്ഛയ്ക്ക് വിപരീതമായി ബാഹ്യമായ അശാന്തി വരും. അത് വന്നു കഴിഞ്ഞാലും സമാധാനത്തിൽ എങ്ങനെയാണോ നിന്റെ ചിത്തം നിൽക്കുന്നത്, അതുപോലെ ബാഹ്യമായ അശാന്തിയിലും യുദ്ധത്തിനും എല്ലാം നിന്റെ ചിത്തം നിൽക്കുന്നു. ഇതാണ് ഗീത പഠിപ്പിക്കുന്നത്, അല്ല ബാഹ്യമായ ശാന്തിയല്ല. സഞ്ജീവ വാച ഏതത് ശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലനുമേപമാനകിരീടി നമസ്കൃത്വാ ഭൂയേവാഹ കൃഷ്ണം സഗദ്ഗദം ഭീദഭീദ പ്രണമ്യ. ഈ ഒരു ഭാഗം യോഗാത്മകമായി മനസ്സിലാക്കേണ്ട ഭാഗമാണ്. മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം ഈ ഒരു ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് പൂർവക്ഷങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ഒത്തിരി പൂർവക്ഷങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നിട്ട് സിദ്ധാന്തത്തെ ഭഞ്ജിച്ചുകൊണ്ടേയിരിക്കും. കാരണം ലൗകികമായ രീതിയിൽ ചിന്തിച്ച് ലൗകികമായ വാസനയോടുകൂടിയിരിക്കുന്ന ഒരന്ധകരണത്തിനാണ്. ഇവിടെ ഭഗവാൻ പറയുന്നതായ കാലനിശ്ചയം, ഈശ്വര നിശ്ചയം, അതിൽ അവശ്യം ഭാവി ആയി വന്നു ചേരുന്ന യുദ്ധവും സമാധാനവും ഇതൊന്നും പിടികിട്ടത്തില്ല. അവിടേക്ക് നമ്മുടെ മനസ്സെത്തിച്ചേരത്തില്ല. മറിച്ച് നമ്മൾ നമ്മുടേതായ ചെറിയ ലോകത്ത് നിന്നുകൊണ്ട് യുദ്ധത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. അതിനുള്ള പൂർവശങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈശ്വരന്റെ ആ നിയമവാഴ്ച അതാണ് പരമമായി നടക്കുന്നത്, നമ്മുടെ ചിന്തയും സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒന്നും അല്ല എന്ന് പറഞ്ഞ് അർജുനനെ പോലെ പ്രഹീഭൂത്വം സർവവും സമർപ്പിക്കുന്ന ഒരുവന് മാത്രമേ ഇവിടെ പറയുന്നതിൻ്റെ പരമമായ താല്പര്യം മനസ്സിലാവും. അത് ബുദ്ധി കസരത്ത് കൊണ്ടോ യുക്തിചിന്ത കൊണ്ടോ ബൗദ്ധികമായ വിശകലനം കൊണ്ടോ ഒന്നും ഗീതയുടെ ഈ ഭാഗം വിശ്വരൂപ ദർശനം മനസ്സിലാകത്തില്ല. അതുകൊണ്ട് സ്വാമി ഇത് കുറച്ചുകൂടെ ഒന്ന് വ്യാഖ്യാനിച്ചെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇത് അവ്യാഖ്യേയമാണ് പരമാർത്ഥം. കൂടുതൽ ആരും ഇത് കൂടുതൽ വ്യാഖ്യാനിച്ചിട്ടില്ല. അർജുനൻ പറയുന്നു, രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഗ. പതിനൊന്നാം അധ്യായത്തിന്റെ താല്പര്യം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എല്ലാ ദിവസവും ഭഗവത്ഗീത എടുത്തു വെച്ച് പതിനൊന്നാം അധ്യായവും പന്ത്രണ്ടാം അധ്യായവും കൂടി ചേർത്ത് വായിക്കണമെന്നാണ് നിയമം. ഇത് രണ്ടും കൂടി ഭക്തിയോടുകൂടി വായിക്കുക, പാരായണം ചെയ്യുക നിരന്തരം. അങ്ങനെ വരുമ്പോൾ ഉള്ളിൽ തെളിഞ്ഞു വരും എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ താല്പര്യം. ചിലർ പെട്ടെന്ന് പറയും, എത്ര കാലം കൊണ്ട് ഞാനിത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരത്ഭുതം ഇതുവരെ സംഭവിച്ചില്ലല്ലോ എന്ന് പറയും. അപ്പോ ഇനിയും ജന്മങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് സമാധാനപ്പെടുക. ബാക്കി കാര്യങ്ങളെല്ലാം ശരിയായിട്ടാണ് പോകുന്നതെങ്കിൽ മനുഷ്യജന്മം തന്നെ ആയിരിക്കും. അപ്പൊ ശരിയാകുമെന്ന് സമാധാനപ്പെടുക. ഇത് വളരെ പ്രധാനപ്പെട്ട മന്ത്രമാണ് നടത്തുന്നത്. ഇത് മന്ത്രശാസ്ത്രത്തിനും പ്രസിദ്ധമാണ്. വിഷ്ണു പഞ്ചരം എന്നാണ് ഈ ശ്ലോകത്തിന്റെ പേര്. ഇത് സുദർശന മന്ത്രം പോലെയുള്ള മന്ത്രങ്ങൾ, അഷ്ടാക്ഷരി, ഇതിനോടൊക്കെ ചേർത്ത് ചില കർമ്മങ്ങൾക്കെല്ലാം, മാന്ത്രിക കർമ്മങ്ങൾക്കെല്ലാം ഉപയോഗിക്കും ഈ മന്ത്രം, ഈ ഒരു ശ്ലോകം. അതുകൊണ്ടാണ് അതിന് വിഷ്ണു പഞ്ചരം എന്ന് പേര് വന്നത്. മന്ത്രവാദികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പൊതുവേ ഇത് മൊത്തം പതിനൊന്നാധ്യായം ഉപയോഗിക്കും. ആദിദൈവികമായിട്ടുള്ള ദോഷങ്ങൾ അതെല്ലാം പരിഹരിക്കുന്നതിന് ഈ മന്ത്രം ഉപയോഗിച്ചാൽ മതി എന്നാണ് വിശ്വാസം. ഇപ്പൊ ചിലർ വന്ന് പ്രത്യേകിച്ചും വന്ന് പറയും, സ്വാമി ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉടനെ ഭീകര ദൃശ്യങ്ങളാണ് കാണുന്നത്, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, ഉണർന്നിരുന്നാലും ചിലപ്പോൾ സ്വപ്നം കാണും, പിന്നെ പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങൾ വരും, ചിലർക്ക് ഒന്ന് ഗന്ധർവൻ ബാധിച്ചിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും ചിലർക്ക്. ഇങ്ങനെയൊക്കെ വരുന്ന ഇതാണ് ആദിദൈവികമായ ഉപദ്രവങ്ങൾ എന്ന് പറയുന്നത്. അകാരണമായി നമ്മളറിയാതെ തന്നെ പല ശല്യങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ നമുക്കുണ്ടെന്ന് തോന്നുക, എന്താണെന്ന് കാര്യം പിടികിട്ടത്തുമില്ല. അപ്പോൾ അവിടെ ഇതങ്ങ് ചൊല്ലിയാൽ മതി. പക്ഷെ കഴിഞ്ഞ ദിവസം പറഞ്ഞപോലെ അക്ഷരപിശാജ് വരാതെ സൂക്ഷിക്കണം. ആ പിശാജ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡബിൾ ആകും ആക്ഷൻ. അതിന് പിന്നെ വേറെ മന്ത്രവാദിയെ കാണേണ്ടി വരും. സ്ഥാനേ യശീകേശ തവ പ്രകൃത്യ ജഗത് പ്രഹഷ്യത്യനുരജ്യതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ജ സിദ്ധസംഗാഹ. നമ്മൾ സാധാരണ മറ്റു മന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ കീലകം, കവചം, ഇങ്ങനെയൊക്കെ പല സാധനങ്ങളും അതിൻ്റെ ആമുഖമായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ഇതിനെ തന്നെ കീലകമായിട്ടും കവചമായിട്ടും ഒക്കെ ആണിത് ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ രക്ഷസികളെയൊക്കെ ആണിയടിച്ച് തറയ്ക്കും. പിന്നെ സിദ്ധസംഘങ്ങളെല്ലാം വന്ന് രക്ഷിക്കുകയും ചെയ്യും. രണ്ടു തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ്, മന്ത്രാത്മകമായി. അത് മന്ത്രശാസ്ത്ര വ്യാഖ്യാനമാണ്. ഭാഷകാരൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അദ്വൈതപരമായിട്ട് ഉള്ള വ്യാഖ്യാനമായതുകൊണ്ട് മന്ത്രമെന്നുള്ളത് എനിക്കൊന്നും പറഞ്ഞിട്ടില്ല. ഇതിൽ തന്നെ മറ്റു ചില വ്യാഖ്യാനങ്ങളിൽ അതൊക്കെ പറയുന്നുണ്ട്. സ്ഥാനേ ഋഷീകേശ സ്ഥാനേ, സ്ഥാനം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ സാധനം പറയുന്നത് ശരി, നമ്മൾ സംഭാഷണത്തിൽ സാധനം പറയാനുള്ള ശരി, അങ്ങനെ പറയുന്നതിന് അംഗീകരിക്കുക, ശരി അങ്ങ് ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയാണ്, ഋഷീകേശ സ്ഥാനേ യുക്തം ശരിയാണ്, അങ്ങ് പറഞ്ഞതും കാണിച്ചതും എല്ലാം ശരി തന്നെ. കിംതത് തവ പ്രകീർത്തിയ ത്വന്മാഹാത്മ്യ കീർത്തനേന ശ്രുതേന ഹേ ഋഷീകേശ, അങ്ങയുടെ ആ മഹാത്മ്യം ശ്രവിച്ചിട്ട് പറഞ്ഞിട്ടും കേട്ടിട്ടും ഇവിടെ ആ വിശ്വരൂപത്തിൽ മായാമയമായ രൂപത്തിൽ അർജുനൻ കാണുകയാണ്. എന്താണ്? മഹർഷിമാരും സിദ്ധസംഘങ്ങളുമെല്ലാം ഭഗവാനെ സ്തുതിക്കുന്നു, അതുപോലെ തന്നെ മഹർഷിമാരും സിദ്ധസംഘങ്ങളുമെല്ലാം സ്തുതികളെ കേൾക്കുന്നു. യേശീയേശ ജഗത് പ്രഹർഷ്യതി പ്രഹർഷോപൈതി, ഇതുവരെ പറഞ്ഞെന്താണ്? എല്ലാവരും പേടിച്ചോടുന്നു എന്നാണ്. ഇനി അത് പറയും. പക്ഷെ അത് മാത്രമല്ല, ലോകം ആനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാണ് ആനന്ദിക്കുന്നത്? ഭക്തന്മാര്. ദുഷ്ടന്മാരെന്ത് ചെയ്യുന്നു? ഭയക്കുന്നു. ഭക്തിയുടെ ഭാവത്തിൽ ജനങ്ങളെല്ലാം ആനന്ദിക്കുന്നു, ഭഗവത് ഗുണഗണങ്ങളെല്ലാം കീർത്തിക്കുന്നു കണ്ടിട്ട്, ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട് ഹൃദയത്തിന് ആഹ്ലാദം ഉണ്ടാകുന്നു. അതെല്ലാം ശരിയാണ്. അഥവാ വിഷയവിശേഷണം സ്ഥാനേ ഇത് യുക്തവും വർഷാദി വിഷയവും ഭവാൻ, അങ്ങനെയും പറയാം. അങ്ങ് ശരി തന്നെ, അങ്ങ് വർഷാദികൾക്ക് വിഷയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്തന്മാരെല്ലാം അങ്ങയെക്കുറിച്ച് പറഞ്ഞും ചിന്തിച്ചും അങ്ങേ വിഷയമാക്കി അവർ ആനന്ദിക്കുന്നു. അസുരന്മാരോ കംസനെ പോലെയുള്ളവർ, ശിശുപാലനെ പോലെയുള്ളവർ അങ്ങയെക്കുറിച്ച് പറഞ്ഞും ചിന്തിച്ചും അവർ ദ്വേഷിക്കുന്നു, ദുഃഖിക്കുന്നു, വിഷയാലുക്കളാകുന്നു. ഏതാ ഈശ്വര സർവാത്മാ സർവഭൂതസൂർജ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈശ്വരൻ സർവഭൂതാത്മാവായിരിക്കുന്നു, സർവപ്രാണികളുടെയും ഹൃദയത്തിലിരിക്കുന്നു. അപ്പോൾ സർവരുടെയും ഹർഷവും വിഷാദവും ഭയവുമെല്ലാം ആത്യന്തികമായി അങ്ങയിൽ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെയും വ്യാഖ്യാനിക്കാവുന്നതാണ്, അദ്വൈതപരമായ വ്യാഖ്യാനം. എവിടെയാണ് ഒരു ജീവൻ, അജ്ഞനായിരിക്കുന്ന ജീവൻ ആനന്ദിക്കുന്നവിടെ ഭഗവാനിൽ തന്നെ, ഭയക്കുന്നവിടെ അതും ഭഗവാനിൽ തന്നെ, എല്ലാ വികാരങ്ങളും ഉദിച്ചസ്തമിക്കുന്നത് ആ പരമാത്മസ്വരൂപത്തിൽ തന്നെ സർവവ്യാപകമായിരിക്കുന്ന ആ രീതിയിലും അർത്ഥം പറയാം. അല്ലെങ്കിൽ ഇവിടെ കണ്ട ആ മായാമയമായ രൂപത്തിലെ വൈചിത്രമാർന്ന കാഴ്ചകളായിട്ടും വ്യാഖ്യാനിക്കാം. തഥാ അനുരജ്യത അനുരാഗം ച ഉപേഷി, അനുരാഗത്തെ ഭക്തിയെ തച്ച വിഷയം ഇത് വ്യാഖ്യാനം രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാം. കിഞ്ച രക്ഷാംസി ഭീതാനി ഭയാവിഷ്ഠാനി ദിശോദ്രവന്തി ഗച്ഛന്തി. സ്ഥാനം എന്നുള്ളതിന് നമ്മൾ സാധാരണ പറയുന്ന അർത്ഥമുണ്ട്. വിഷയം എന്നുവെച്ച സ്ഥലം, ആ അർത്ഥവും എടുക്കാം. പക്ഷേ സ്ഥാനേ, ആ അർത്ഥം എടുക്കുമ്പോൾ ഇത് സ്ഥാനവും തന്നെ ശബ്ദത്തിന്റെ സപ്തമിയാണ്. ശരി, യുക്തം എന്നുള്ള അർത്ഥത്തിൽ സ്ഥാനം എന്ന് പറയുന്നത് വിഭക്തി പ്രതിരോധം അമയം എന്ന് പറയും. വിഭക്തിക്ക് സദൃശമായിരിക്കുന്ന ഒരു അമയമാണ്, സപ്തമിയെന്ന പോലെ ഇരിക്കും, പക്ഷെ അമയമാണ്. ശബ്ദത്തിന്റെ സപ്തമിയെന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള അർത്ഥവും ഭാഷകാരൻ പറയുകയാണ്. കിഞ്ച രക്ഷാംസി ഭീതാനി ഭയാവിഷ്ഠാനി ദിശോദ്രവന്തി ഗച്ഛന്തി തച്ചസ്ഥാനി വിഷി പറയുന്നു. അതും ശരി തന്നെ. അല്ലെങ്കിൽ അതെന്താ അങ്ങേ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? രക്ഷാംസി ഭീതാനി ഭയാവിഷ്ഠാനി. രക്ഷസുകളെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ആധിദൈവികമായ ദുഃഖങ്ങളെ ജീവന്മാർക്കുണ്ടാക്കുന്ന ശക്തികൾ, അതാണ് രക്ഷസ്. നന്മ ചെയ്യുന്നവരല്ല, നമ്മളറിയാതെ തന്നെ നമ്മളിൽ ദുഃഖങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നവർ. അവർ എന്തു ചെയ്യുന്നു? മനുഷ്യന്റെ ഉള്ളിൽ കടന്നു കയറി അവർക്ക് ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരും ഓടിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. ഭഗവാന്റെ സന്നിധിയിൽ നിന്നും ഭയാവിഷ്ഠാനി ദിശോദ്രവന്തി നാല് ദിക്കിലേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. ഗച്ഛന്തി, എല്ലാം ആ വിശ്വരൂപത്തിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ ചിലർ ഭഗവാനോട് അടുക്കാനും ചിലർ അകലാനും ശ്രമിക്കുന്നു. സർവേ നമസ്യന്തി നമസ്കുറുവന്തി ജസിദ്ധ സംഘാഹ. നേരത്തെ ഇവരെ കുറിച്ച് പറഞ്ഞു, സിദ്ധ സംഘങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. വിഭൂതികളിൽ അവരെ തന്നെ പല ഭാവത്തിൽ കാണിക്കുകയാണ്. അതും എന്റെ വിഭൂതിയാണെന്ന് പറഞ്ഞല്ലോ. രക്ഷസുകളും ഭഗവാന്റെ വിഭൂതിയാണ്, പക്ഷെ അവർ ഭഗവാനിൽ നിന്ന് ഓടി അകലുന്നു എന്നേ ഉള്ളൂ. സിദ്ധന്മാരും ഭഗവാന്റെ വിഭൂതികളാണ്, അവരങ്ങോട്ട് അടുക്കുന്നു. സിദ്ധ സംഘാഹ സിദ്ധാനും സമുദായം കപിലാദീനാം തച്ചസ്ഥാനെ. അതും യുക്തം തന്നെ. ഇത് പറയുമ്പോൾ ചെറിയ ചോദിച്ചു, സ്വാമി അപ്പൊ ഇവരൊക്കെ ഉണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? ഇതുവരെ സമാധാനമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നതാണ് ഇനി രക്ഷസുകളും ഇതും ഇതൊക്കെ ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിന് കുറവ് വരും, ഇല്ലാന്നുള്ളൊരു വിശ്വാസത്തിലാണ് പലരും ധൈര്യമായിട്ട് ഉറങ്ങുന്നത്. ഇവിടെ പറയുന്നു ഇതൊക്കെ ഉണ്ടെന്ന്. ഉണ്ടെന്ന് പറയില്ല, അർജുനൻ നേരിട്ട് കണ്ടെന്നും പറയുന്നു. എന്തായാലും ഭയമുള്ളവരും ഉണ്ടെന്ന് വിശ്വസിക്കാതിരിക്കുന്നത് തന്നെ നല്ലത്, ഇല്ലെന്ന് കരുതുന്നതാണ് നല്ലത്. ഇനി ഇല്ലെന്ന് കരുതിയാലും ഭയം വരുന്നുണ്ടെങ്കിൽ ഇത് തന്നെ ആശ്രയിക്കുക. ഈ മന്ത്രം തന്നെ ചൊല്ലിയാൽ മതി. ഏതെങ്കിലും രക്ഷസുകൾ വന്ന് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒഴിഞ്ഞു പോകും. എന്തുകൊണ്ട്? സിദ്ധ സംഘങ്ങൾ ഭഗവാനെ നമസ്കരിക്കുന്നു, കപിലാദീനാം, അവരെല്ലാം ഒന്ന് രക്ഷിക്കുന്നു. ഇത് ഈ മന്ത്രം ചൊല്ലുന്നവന് അർജുനൻ ഭഗവാനിൽ നേരിട്ട് കണ്ടിട്ട് പറഞ്ഞതുകൊണ്ട് ഇതിന് ശക്തി കൂടുതലാണെന്നാണ് എഴുതിയിട്ടുണ്ട്. ശ്ലോകോയം മന്ത്രശാസ്ത്രേ രക്ഷോഗ്നത്വന പ്രസിദ്ധ. ഈ ശ്ലോകം മന്ത്രശാസ്ത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്, രക്ഷാകരമായിട്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞാണ്, നമ്മുടെ പുസ്തകത്തിൽ ഇതൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്നൊന്നും വരെ ചിന്തിക്കരുത്. ഇവിടെ എഴുതിയിട്ടുണ്ടതാണ്, ചിലതൊക്കെ ഞാൻ അങ്ങ് നേരിട്ട് വായിക്കുന്നത്. കാരണം പിന്നീട് ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ വേറാരും പറയരുത്, എന്നാൽ ഞാൻ കൽപ്പിച്ച് പറഞ്ഞാണ്. സർവസിദ്ധിപ്രദ സർവ അനിഷ്ട നിവർത്തകസ്ഥ. ഇത് സർവസിദ്ധിപ്രദമാണ് ഈ ശ്ലോകം. മൊത്തം അദ്ധ്യായത്തെ കുറിച്ചല്ല പറയുന്നത്. സർവ അനിഷ്ട നിവർത്തകസ്ഥ, സർവ അനിഷ്ടങ്ങളെയും നിവർത്തിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട്. സ്ഥാനേ ഇശീകേശ സവ പ്രകൃത്യാ ജഗത്പ്രഹൃഷ്യത്യനുരജ്യതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധ സംഘാഃ കസ്മാച്ച തേന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദി കർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സത് അസത്പരം യത് ത്വമാദിദേവ പുരുഷ പുരാണാ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ. വായുര യമോഗ്നരും വരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹസ്ഥ നമോ നമസ്തേസ്തു സഹസ്രകൃത്വഃ പുനഃസ ഭൂയോ നമോ നമസ്തേ നമ പുരസ്താ അധ പൃഷ്ടതസ്തേ നമോസ്തു തേ ദേവ നമോസ്തു തേ സർവദേവ സർവ അനന്ത വീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവഃ. ഇതിന് ചില പാഠഭേദങ്ങൾക്ക് വേണ്ടി ചിലയിടത്ത് സദസത് തത്പരം എന്നാണ്, ചിലയിടത്ത് ആ തത് ശബ്ദമില്ല, രണ്ടു മൂന്നിടത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ശിഷ്യത്തെ ഓം ശാന്തി ശാന്തി ശാന്തി ഓം.